ഗുരു പരമ്പരയെ സ്മരിച്ചുകൊണ്ട് ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 18 ശ്ലോകം 48 ഭാഷ്യം. സഹജം കർമ്മ കൗന്ദേയ സദോഷം അപി ന ത്യജേത് സർവാരംഭാഹി ദോഷേണ ഹോമേന അഗ്നിരിവാവൃതാഹ. എന്റെ ഭാഷ്യത്തിൽ പറഞ്ഞു, കർമ്മം ത്രിഗുണാത്മകമാണ്. അതുകൊണ്ട് കർമ്മങ്ങളിലെല്ലാം ദോഷമുണ്ട്. സത്വരജ തമസ് സൃഷ്ടിയാണ് കർമ്മം. അതുകൊണ്ട് ഹിംസാദോഷമുണ്ട്, പാപദോഷം ഉണ്ട് എന്ന് പറഞ്ഞ് കർമ്മത്തെ, സ്വധർമ്മമായ കർമ്മത്തെ ത്യജിക്കുന്നത് ശരിയല്ല. ഉദാഹരണം പറഞ്ഞു, അഗ്നി തേജസ്സുള്ളതാണെങ്കിലും അതിൽ ധൂമം അതിൽ കാണാറുണ്ട്. അതുപോലെ ഭാഷ്യകാരനോട് പ്രത്യേകം പറഞ്ഞു, എന്താണോ ഈ പറഞ്ഞിരിക്കുന്ന അജ്ഞനെ സംബന്ധിച്ചാണ്. അജ്ഞന് സർവകർമ്മത്യാഗം അസാധ്യമാണ്. അതുകൊണ്ടാണ് ഭാഷ്യകാരൻ അജ്ഞന് വേണ്ടി കർമ്മയോഗം എന്ന് പറയുന്നത്. സർവകർമ്മത്യാഗം സാധ്യമാണ്, അത് പക്ഷെ ജ്ഞാനിക്കേ സാധ്യമാകും. തദ്വിധികൾ പറയുന്നതനുസരിച്ച് ആത്മാവ് ഒഴികെ സർവവും ബാധിതമാണ് എന്ന് ഒരാൾ ബോധിക്കുമ്പോൾ, ആത്മാവ് സത്യമാണ്, ആത്മഭിന്നമായ സർവവും ബാധിതമാണ് എന്ന് ഒരാൾ ബോധിക്കുമ്പോൾ അവിടെ സമ്പൂർണ്ണ കർമ്മത്യാഗം സംഭവിക്കുന്നു. എന്തുകൊണ്ട്? അവിടെ സർവകർമ്മവും തന്നെ കൽപ്പിതമായി കാണും. പരമാർത്ഥത്തിലൊന്നും തന്നെ തന്നെ ഇരിക്കുന്നില്ല എന്ന് കാണും. അതാണ് മുഖ്യമായിട്ടുള്ള കർമ്മത്യാഗം. അത് ജ്ഞാനം കൊണ്ടേ സാധ്യമാകും. അല്ലെങ്കിൽ ജ്ഞാനത്തിന്റെ ഉപായം എന്നുള്ള നിലയ്ക്ക് കർമ്മം കൊണ്ട് ചിത്തശുദ്ധിയെ നേടി കർമ്മങ്ങളെ ത്യജിക്കണം, ബാഹ്യമായി തന്നെ ത്യജിക്കണം. ഇതൊക്കെയാണ് അദ്വൈതികൾ പറയുന്നത്. അപ്പൊ ആ സർവകർമ്മ ത്യാഗം അത് സാധ്യമാകും എന്നുള്ളത് സമർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇനി വരുന്ന ഭാഷ്യം. അതെങ്ങനെ തെയ്യിക്കാം എന്നുള്ളതാണ് അടുത്ത ചർച്ച ചെയ്യുന്നത്. ഭാഷ്യം. കിം അശേഷത തെക്കും അസഖ്യം കർമ്മേതി നത്യജേത്. അശേഷത തെക്കും അസഖ്യം കർമ്മ. കർമ്മത്തെ പൂർണ്ണമായും ത്യജിക്കാൻ സാധ്യമല്ല എന്നുള്ളതുകൊണ്ട് കിം നത്യജേത്, ഇത് ത്യജിക്കണ്ടയോ അല്ലെങ്കിൽ ഇത് ത്യജിക്കാൻ കഴിയാത്തതാണോ, നിന്റെ ത്യാഗം അസാധ്യമാണോ, ഇതൊരു ചോദ്യമാണ്. സർവകർമ്മത്യാഗം അസാധ്യമാണോ എന്നാണ് ഇവിടെ ഭഗവാൻ വീക്ഷിക്കുന്നത്. ഒരു ചോദ്യമാണ്. കിം വാ സഹജസ്യ കർമ്മണത്യാഗി ദോഷോ ഭവതി. കർമ്മം ത്യജിക്കാൻ സാധ്യമല്ല എന്നാണോ, അതോ ഈ സഹജമായിരിക്കുന്ന കർമ്മത്യാഗത്തിൽ ദോഷമുണ്ടെന്നാണോ? അടുത്ത് മറ്റൊരു ചോദ്യം. പൂർവക്ഷമാണ്, സഹജമായിരിക്കുന്ന കർമ്മത്തെ ത്യജിച്ചു കഴിഞ്ഞാൽ ദോഷമുണ്ടാകുമെന്ന് എന്താണോ ചോദ്യം. കിഞ്ചാത്ത ഇതിലെന്താ പ്രത്യേകത ഈ ചോദ്യത്തിൽ എന്നാണ് അടുത്ത് ചോദിക്കുന്നത്. ഏതി താവത് അശേഷത തെക്തും അശക്യമിതി ന ത്യാജ്യം സഹജം കർമ്മ ഏവം തർഹി അശേഷത ത്യാഗേ ഗുണ ഏവ സ്യാത് ഇതി സിദ്ധം ഭവതി. അതിനൊരു സമാധാനം പറയുകയാണ്. കർമ്മം പൂർണ്ണമായും ത്യജിക്കാൻ സാധ്യമല്ല എന്ന് വന്നു കഴിഞ്ഞാൽ, അത് അത് അശക്യമാണ് എന്ന് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും കർമ്മത്യാഗം ശ്രേഷ്ഠം തന്നെയാണ്. അതൊരു ലോകന്യായമനുസരിച്ച് പറയുകയാണ്. കാരണം അസാധ്യമായ കാര്യങ്ങൾ നിർവഹിക്കുക എന്ന് പറയുന്നത് ശ്രേഷ്ഠമാണ് എന്നുള്ള ഒരു ലോകയുക്തി അനുസരിച്ച് പറയുകയാണ്. ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം നേടുക അത് നല്ലതാണല്ലോ. അതുപോലെ കർമ്മത്യാഗം പൂർണമായും അത് അസാധ്യമാണെങ്കിൽ ആ ത്യാഗം ശ്രേഷ്ഠം തന്നെയാണ്. അസാധ്യമായ ഒരു കാര്യത്തെ നേടുന്നത് കൊണ്ട് അത് ശ്രേഷ്ഠമാകുന്നു എന്നുള്ള രീതിയിൽ പറയുകയാണ്. യഥിതാവത് അശേഷതത്തേക്കും അശക്യമിതി, പൂർണമായും ത്യജിക്കാൻ സാധ്യമല്ല എന്നുള്ളത് കൊണ്ട് നത്യാജ്യം സഹജം കർമ്മ, സഹജമായ കർമ്മത്തെ സഹജമായ കർമ്മ ത്യാജ്യമല്ല എന്ന് പറയുകയാണെങ്കിൽ അശേഷതഹത്യാഗി ഗുണയവ സ്യാത്, ഇതിന് പൂർണ്ണമായും ത്യജിക്കുന്നത് കൊണ്ട് ഗുണമേ വരത്തുള്ളൂ. ഇതി സിദ്ധം ബോധി പറയുന്ന സത്യമേവം. ശരി, അങ്ങനെയാണെങ്കിൽ അത് ശരിയാണ്. അസാധ്യമായ കർമ്മത്യാഗത്തെ ഒരാൾ നിർവഹിക്കുകയാണെങ്കിൽ അത് ശ്രേഷ്ഠം തന്നെയാണ്. സത്യമേവം എന്ന് പറയുന്നത് സത്യം എന്നുള്ള അർത്ഥത്തിലല്ല, അർദ്ധ അംഗീകാരം എന്നുള്ള അർത്ഥത്തിലാണ്. ഒരാളൊരു കാര്യം പറയുമ്പോൾ ശരി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എപ്പോഴും അത് പൂർണ്ണമായും അംഗീകരിച്ചു എന്നുള്ള അർത്ഥത്തിലല്ല. നിങ്ങൾ പറഞ്ഞതിന് ശരിയുണ്ട്. എന്നാൽ അശേഷത ത്യാഗ ഏവെന്ന ഉപപദ്ധ്യത, പക്ഷേ കർമ്മത്തിന്റെ പൂർണ്ണമായ ത്യാഗമേ സാധ്യമല്ല എന്നാണ്. അത് പ്രയാസമായതുകൊണ്ട് അത് നേടിയാൽ ശ്രേഷ്ഠമെന്നല്ല ഇവിടെ പറയുന്നു. ഒരുപക്ഷെ പറയുകയാണ് കർമ്മത്യാഗത്തെ എതിർക്കുന്നവർ പറയുകയാണ് കർമ്മത്തിന്റെ പൂർണ്ണമായ സാധ്യമേ ത്യാഗം സാധ്യമേ അല്ല. പൂർവത്യാഗം കിം നിത്യപ്രചരിതാത്മക പുരുഷോ യഥാ സംഖ്യാന ഗുണ. എന്തുകൊണ്ട് കർമ്മം പൂർണ്ണമായി ത്യജിക്കാൻ സാധ്യമല്ല എന്ന് വിശദീകരിക്കുന്നു. ഏത് തരത്തിലായാലും കർമ്മത്തെ ത്യജിക്കാൻ സാധ്യമല്ല ചോദിക്കുകയാണ്. കിം നിത്യപ്രചരിതാത്മക പുരുഷ, പുരുഷനെ കുറിച്ച് നിങ്ങൾ എന്താണ് ധരിക്കുന്നത്? പുരുഷൻ നിത്യപ്രചരിത സ്വഭാവനാണോ, എന്നുവെച്ചാൽ നിരന്തരം പരിണമിച്ചുകൊണ്ടിരിക്കുന്നവനാണോ പുരുഷൻ? അങ്ങനെയാണെങ്കിലും കർമ്മത്തെ ത്യജിക്കാൻ സാധ്യമല്ല. ഇവിടെ ചർച്ച എന്താണ്? കർമ്മം ത്യജിക്കാൻ സാധ്യമാകുമോ അല്ലയോ? അത് ഏത് രീതിയിലായാലും സാധ്യമാകില്ല എന്നാണ് പൂർവപക്ഷി പറയുന്നത്. ഇവിടെ ചോദ്യം ചോദിക്കുന്നതാണ് പറയുന്നത്. പുരുഷൻ, അതായത് ആത്മാവ് നിരന്തരം ചലിക്കുന്നവനാണോ, എന്നുവെച്ചാൽ നിരന്തരം പരിണമിച്ചുകൊണ്ടിരിക്കുകയാണോ? യഥാ സാഖ്യാന ഗുണാഹ, സാഖ്യന്മാർ പറയുന്ന ഗുണങ്ങൾ നിരന്തരം പരിണമിക്കുന്നു, സത്വരജസ്തമോ ഗുണങ്ങൾ സദാ പരിണമിച്ചുകൊണ്ടിരിക്കുന്നു, അതുപോലെ പുരുഷനും പരിണമിക്കുകയാണോ? അതാണോ? അങ്ങനെയാണെങ്കിലും കർമ്മത്തെ ത്യജിക്കാൻ സാധ്യമല്ല. അത് നിരന്തരം പരിണമിച്ചുകൊണ്ടേയിരിക്കുന്നു. പരിണാമം എന്ന് പറയുന്നത് ക്രിയയാണ്, കർമ്മത്യാഗം സാധ്യമല്ല. ഇനി മറിച്ച് കിംബ ക്രിയായവ കാരകം യഥാ ബൗദ്ധാനാം പഞ്ചസ്കന്ധാഹ ക്ഷണപ്രധ്വംസിനഹ. ഇനി ബൗദ്ധന്മാർ പറയുന്നത് പോലെ ബൗദ്ധന്മാരെ പഞ്ചസ്കന്ധികളെന്ന് പറയുന്നു. പഞ്ചസ്കന്ധികൾ രൂപം, വിജ്ഞാനം, വേദന, സംജ്ഞ, സംസ്കാരം. രൂപം, വിജ്ഞാനം, വേദന, സംജ്ഞ, സംസ്കാരം, അങ്ങനെയുള്ള അഞ്ച് സ്കന്ധം. സ്കന്ധം എന്ന് വെച്ചാൽ സമുദായം. ഈ പഞ്ചസ്കന്ധമായിട്ടാണ് ബൗദ്ധന്മാരെ സ്വീകരിച്ചിരിക്കുന്നത്. ആത്മാവിനെയും പ്രപഞ്ചത്തെയല്ല, എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു പഞ്ചസ്കന്ധം എന്ന് വെച്ചാൽ ഇവിടെ പറയുള്ള പഞ്ചഭൂതങ്ങളെന്ന് പറയുന്ന പോലെ, അതിന് പകരം അവർ പറയുന്നത് പഞ്ചസ്കന്ധങ്ങളാണ്. അഞ്ച് സമുദായങ്ങൾ കൂടി ചേർന്നാണ്. അങ്ങനെയുള്ള പഞ്ചസ്കന്ധങ്ങളാണോ? അതും ക്ഷണപ്രധ്വംസിന ബൗദ്ധന്മാരെന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം, ബുദ്ധന്റെ അനുയായികളാണ് ബൗദ്ധന്മാരെന്ന് പറയും. അവര് പ്രധാനമായിട്ട് മൂന്നായി തിരിക്കുന്നു. ഒന്ന് സർവ അസ്തിത്വവാദികൾ, അവരെല്ലാവരും സ്വീകരിച്ചിരിക്കുന്നതാണ് ഈ പഞ്ചസ്കന്ധത്തെ. സർവ അസ്തിത്വവാദികൾ എന്ന് പറയുന്നത് അവരിൽ രണ്ട് വിഭാഗക്കാരുണ്ട്, സൗത്രാന്തികന്മാർ വൈഭാഷികന്മാരെന്ന് പറയുന്ന രണ്ട് പേര്. പിന്നെ ക്ഷണിക വിജ്ഞാനവാദികൾ വേറൊരു കൂട്ടർ, അവരെ വിജ്ഞാനവാദികൾ എന്ന് പറയുന്നു. വേറെ കൂട്ടർ ശൂന്യവാദികൾ, മാധ്യമികന്മാർ. ഇവരാണ് ഈ ഇവരെയാണ് പഞ്ചസ്കന്ധികളെന്ന് പറയുന്നത്. അവര് രൂപസ്കന്ധം എന്ന് പറയുന്നു. രൂപസ്കന്ധം എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും, അതിനാണ് അവർ രൂപസ്കന്ധം എന്ന് പറയുന്നത്. അത് ഈ പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗമാണല്ലോ ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും. വിജ്ഞാനസ്കന്ധം, ഞാൻ എന്നുള്ള ഈ അനുഭവം, അതിനാണ് അവർ വിജ്ഞാനസ്കന്ധം എന്ന് പറയുന്നത്. അതിനവർ ആലയ വിജ്ഞാനം എന്നും പറയും. എന്നുവെച്ചാൽ ഒരേ രൂപത്തിൽ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു, അതുകൊണ്ടാണ് അതിന് ആലയം എന്ന് പറയുന്നത്. അതിനാണ് അവർ ആത്മാവെന്ന് പറയുന്നത് ഈ വിജ്ഞാനസ്കന്ധത്തിന്. ചിത്തമെന്നും പറയും. ചിത്തം എന്ന് പറഞ്ഞാലും ഇവിടെ ആത്മാവ് എന്ന് പറഞ്ഞാലും ഇത് തന്നെ, അത് വിജ്ഞാനസ്കന്ധം. വേദനാസ്കന്ധം എന്ന് പറയും. സുഖദുഃഖാദി അനുഭവം, അതിനാണ് വേദനാസ്കന്ധം എന്ന് പറയുന്നത് ബൗദ്ധന്മാർ. സംജ്ഞ സ്കന്ധം എന്ന് പറയുന്നു. സംജ്ഞ എന്ന് വെച്ചാൽ പേര്, ഗൌ, അശ്വ തുടങ്ങിയ ശബ്ദങ്ങൾ. ആ സംജ്ഞങ്ങളോടുകൂടിയ പ്രത്യയം ജ്ഞാനം, വെറും സംജ്ഞകളെയല്ല. വിജ്ഞാനത്തിൽ നിന്ന് ഇതിനൊന്നും വേറിട്ട് നിൽക്കാൻ പറ്റത്തില്ല. ഒന്നിന് വിജ്ഞാനത്തിന്റെ തന്നെ പല ഭാവങ്ങളാണ്, അല്ലെങ്കിൽ ശൂന്യത്തിന്റെ. അതുകൊണ്ട് നാമങ്ങളോടുകൂടിയിരിക്കുന്ന പ്രത്യയം, നാമവിശിഷ്ട പ്രത്യയം എന്ന് അവർ പറയും. അതാണ് സംജ്ഞാസ്കന്ധം. സംസ്കാരസ്കന്ധം എന്ന് പറയുന്നു. അത് ധർമാധർമ്മം തുടങ്ങിയ സംസ്കാരം. ഇതാണ് ബൗദ്ധന്മാരുടെ പഞ്ചസ്കന്ധങ്ങൾ. ഇതിനെ ബ്രഹ്മസൂത്രത്തിൽ രണ്ടാം അധ്യായത്തിൽ രണ്ടാം പാദത്തിൽ ഇതിനെ വിശദമായി ചർച്ച ചെയ്ത് ഭാഷകാരൻ നിഷേധിക്കുന്നുണ്ട്. ബൗദ്ധന്മാരെന്ന് പറഞ്ഞാൽ ബുദ്ധാനുയായികൾ. ബുദ്ധന് ശേഷം വന്ന ബുദ്ധഭിക്ഷുക്കളാണ് അവരെല്ലാം. അവരുടെ സിദ്ധാന്തങ്ങളാണ് ബൗദ്ധന്മാർ, വൈനാശികന്മാർ എന്നെല്ലാമാണ് ഭാഷകാരൻ അവരെ കുറിച്ച് പറയുന്നത്. എനിക്ക് ശൂന്യവാദത്തെ സിദ്ധാന്തിക്കുന്നുണ്ട് അവരെ വൈനാശികന്മാരെന്ന്. ധാരാളം ഭാഗങ്ങളിൽ ഭാഷത്തിൽ അവരെ നിഷേധിക്കുന്നുണ്ട്. അവർ പറയുന്നത് എന്താണോ, ഒന്ന് വിജ്ഞാനം, ചിത്തം, മറ്റുള്ളതെല്ലാം ചൈത്തം, ബാഹ്യമായിട്ടുള്ള പ്രപഞ്ചമല്ല, ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും രൂപസാധികളും എല്ലാം ഉൾപ്പെട്ട ചൈത്യം. ഇത് രണ്ടുമാണ്. ഇതെന്താണ് ക്ഷണപ്രധ്വംസിന? ഒരു ക്ഷണം ഉണ്ടായി നശിച്ചുകൊണ്ടിരിക്കുന്നതാണ്, ഒന്ന് സ്ഥായിയല്ല. സർവം ക്ഷണികം ക്ഷണികം, അതാണ് അവരുടെ സിദ്ധാന്തം. അതുകൊണ്ട് സ്ഥായിയായ ഒരു ആത്മാവില്ല. അതുകൊണ്ട് അവർ പറയുന്നത് എന്താണ്, ക്രിയ ഏവ കാരകം. കാരകം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് കർത്താവ്, ചെയ്യുന്നവൻ. മറ്റുള്ളവർ കർത്താവായിട്ടൊരു ആത്മാവിനെ സ്വീകരിക്കുന്നു. ഇവിടെ കർത്താവായിട്ട് പ്രത്യേകിച്ച് ഒരു ആത്മാവില്ല. അതും ക്ഷണപ്രധ്വംസിയായ വിജ്ഞാനം തന്നെ. അതാണ് ആലയ വിജ്ഞാനം എന്ന് പറയുന്നത്. അങ്ങനെയാണ് വിജ്ഞാനസ്കന്ധം എന്ന് പറയുന്നത്. സ്ഥായിയായി ഒന്നില്ലാത്തതുകൊണ്ടെന്ന് വരുന്നു, എല്ലാം സദാ നശിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ക്രിയ ഏവ കാരകം, ക്രിയയിൽ നിന്ന് ഭിന്നമായിട്ട് കാരകമില്ല. മറ്റുള്ളവരത് സ്വീകരിക്കുന്നില്ല. കാരകം വേറെ, ക്രിയ വേറെ. എന്നുവെച്ചാൽ ഒരു കർത്താവ് പ്രവർത്തിക്കുന്നവൻ കാരകം, അവന്റെ പ്രവൃത്തി വേറെയാണ്. കർത്താവ് സ്ഥായിയായിരിക്കുന്നു, പ്രവൃത്തി മാറിക്കൊണ്ടിരിക്കുന്നു, ഉണ്ടായി നശിച്ചുകൊണ്ടിരിക്കുന്നു. ബൗദ്ധന്മാർ പറയുന്നതല്ല, ക്രിയയും കാരകവും ഒന്ന് തന്നെ, അത് ക്ഷണികമായതുകൊണ്ട്. സ്ഥായിയായി ഒന്നുമില്ലാതിരിക്കുമ്പോൾ പിന്നെ സ്ഥായിയായ ഒരു കാരകത്തെ ഒരു കർത്താവിനെ കിട്ടത്തില്ല. ആ ഒരു സിദ്ധാന്തത്തെ സ്വീകരിച്ചു കഴിഞ്ഞാലും ഉപേധാവി കർമ്മണോ അശേഷത ത്യാഗോ എന്ന ഭൂതി, കർമ്മത്തിന്റെ അശേഷത്യാഗം സംഭവിക്കത്തില്ല. കാരണം അവിടെ ആയാലും എന്ത് വരുന്നു, കാരകം തന്നെ ക്രിയയായിരിക്കുന്നതുകൊണ്ട് ക്രിയ സദാ നിലനിൽക്കുന്നു. ക്രിയയുടെ ത്യാഗം സാധ്യമല്ല. ഇത് വളരെ സങ്കീർണമായ തർക്ക വിതർക്കങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. സങ്കീർണം എന്ന് വെച്ചാൽ തലനാര് കീറുന്ന തർക്കമെന്ന് പറയുന്നത് അതുപോലുള്ള തർക്കങ്ങളാണ്. മനസ്സിലാക്കാൻ തന്നെ വലിയ പ്രയാസമുള്ള കാര്യങ്ങളാണ് അത്. നൈയായികന്മാർ, പൊതുവെ ആസ്തികന്മാർ എല്ലാവരും ബൗദ്ധന്മാരെ എന്ന് വെച്ചാൽ ബുദ്ധ അനുയായികളെ നിഷേധിക്കുന്നവരാണ്. അവിടെയും പ്രത്യേകം ശ്രദ്ധിക്കണം, ബുദ്ധന്റെ ഉപദേശങ്ങളല്ല ഇത്. ബുദ്ധൻ ഇങ്ങനെയുള്ള സങ്കീർണങ്ങളായ തത്വചിന്തയിലേക്കൊന്നും ബുദ്ധം കടന്നിട്ടില്ല. ബുദ്ധന്റെ ഉപദേശങ്ങളെല്ലാം വളരെ ലളിതമാണ്. പക്ഷെ ബുദ്ധന് ശേഷം ബുദ്ധമതത്തിന്റെ നേരെ വളരെ ശക്തമായ കടന്നാക്രമണം ഉണ്ടായപ്പോൾ ബുദ്ധഭിക്ഷുക്കൾക്കും ഈ വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടേണ്ടി വന്നു. കാരണം വൈദികന്മാര് വേദത്തെ പ്രമാണമായി സ്വീകരിക്കുന്നവർ എല്ലാവരും കൂടിച്ചേർന്ന് ബൗദ്ധന്മാരെ നേരെ യുദ്ധം നടത്തി. എന്ന് വെച്ചാൽ വാഗ്യുദ്ധം, വാക്കുകൊണ്ടുള്ള യുദ്ധം, അല്ലാതെയുള്ള യുദ്ധം നടന്നതായിട്ടും പറയുന്നുണ്ട് ശങ്കര ദിഗ്വിജയത്തിലും മറ്റും. ശങ്കര ദിഗ്വിജയത്തിൽ പറയുന്നുണ്ട് ആയിരക്കണക്കിന് ബുദ്ധഭിക്ഷുക്കളെ ശങ്കരാചാര്യർ കൊല്ലിച്ചതായിട്ട്. സത്യമാണോന്ന് അറിയത്തില്ല, വിദ്യാരണ്യ സ്വാമി എന്നെ എഴുതിയ ശങ്കര ദിഗ്വിജയത്തിൽ പറയുന്നതാണ്. ഇവിടെ അതല്ല, വാഗ്യുദ്ധം തന്നെ നടന്നു. കാരണം ബുദ്ധ സിദ്ധാന്തങ്ങളെ എതിർത്തപ്പോ ബൗദ്ധന്മാർക്കും തിരിച്ചു മറുപടി പറയേണ്ടി വന്നു. അപ്പോൾ അത് വളരെ വിസ്തൃതമായ ധർമ്മകീർത്തി, അശ്വഭൂഷൺ തുടങ്ങിയ ആചാര്യന്മാരെല്ലാം, വളരെയധികം ആചാര്യന്മാരുണ്ട്, അവരെല്ലാം ധാരാളം ഗ്രന്ഥങ്ങൾ ബുദ്ധമതത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, ബുദ്ധന്റെ ലളിതമായ ഉപദേശങ്ങൾ അപ്രസക്തമാകുകയും ചെയ്തു. അതിനു പിന്നെ വലിയ പ്രസക്തി ഉണ്ടായില്ല, കൂടുതൽ തത്വചിന്തയിലേക്ക് പോയി. ബുദ്ധൻ പക്ഷേ ഇത് ആഗ്രഹിച്ചിട്ടില്ല. അശ്വഘോഷന്റെ ബുദ്ധചരിതത്തിൽ പറയുന്നുണ്ട്, ഈ താർക്കികന്മാരോട് ബുദ്ധൻ സംസാരിച്ചിട്ടുണ്ട്, താർക്കികന്മാരായ പണ്ഡിതന്മാരോട്. ഒരു സന്ദർഭം പറയുന്നുണ്ട്, രത്നഗിരി എന്ന് പറയുന്ന സ്ഥലത്ത് ബുദ്ധൻ സഞ്ചരിക്കുമ്പോൾ അവിടെ അനേകം പണ്ഡിതന്മാരെ കണ്ടു. ഇവരെല്ലാം വലിയ വിവാദങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. വേറെ ഭാഗത്ത് വലിയ തപസ്സികളൊക്കെ ഉണ്ട്, വളരെ തീവ്രമായ തപസ് ചെയ്യുന്നു. തപസ്സിനെ കുറിച്ച് വർണ്ണിക്കുന്നത് ചിലര് അവരവരുടെ ശരീരത്തിലുള്ള മാംസങ്ങളെ തന്നെ കുറേശ്ശെ അറുത്ത് മാറ്റി, പിന്നെ മരുന്ന് വെച്ചത് ഉണക്കി വീണ്ടും അറുത്ത് മാറ്റി, അങ്ങനെ തപസ് ചെയ്യുന്നു. ചിലർ ശരീരത്തിൽ നിന്ന് രക്തം വാർത്തു കളഞ്ഞ് തപസ് ചെയ്യുന്നു. ചിലര് ശരീരത്തിന്റെ അവയവങ്ങൾ മുറിച്ചു കളഞ്ഞിട്ട് തപസ് ചെയ്യും. ചിലർ ശരീരത്തിൽ പലതരത്തിലുള്ള പീഡകൾ ഏൽപ്പിച്ചിട്ട് മുള്ളും മറ്റും ശരീരത്തിൽ അടിച്ചു കയറ്റി ആ വേദനയെ സഹിച്ചുകൊണ്ട് തപസ് ചെയ്യുന്നു. ബുദ്ധം ചോദിച്ചു ഇതിനെ ഇത്രയും കഠിനമായ തപസ് ചെയ്യുന്നു. ഈ ശരീരത്തിനെ നിന്നും ആത്മാവിനെ വേർപെടുത്തണം. ആത്മാവ് ഈ ശരീരത്തിനോട് ഒരുപാട് താതാത്മ്യപ്പെട്ടു. ഈ ശരീരത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ആത്മാവ് പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് ഈ ശരീരത്തിന്റെ സുഖ ദുഃഖങ്ങളിലാണ് ആത്മാവിന് താല്പര്യം. അത് ഈ ശരീരം ഇരിക്കുന്നതുകൊണ്ടാണല്ലോ. അപ്പൊ ഈ ശരീരത്തിനെ ആത്മാവ് വെറുക്കണം, അല്ലെങ്കിൽ ഈ ശരീരത്തിന് ആത്മാവ് ഉപേക്ഷിക്കണം. അതുകൊണ്ട് നിങ്ങൾ ശരീരത്തെ പീഡിപ്പിക്കുകയാണ്. അവരോട് ബുദ്ധൻ ഉപദേശിച്ചു നോക്കി, ഇതുകൊണ്ട് നിങ്ങൾക്ക് നിർവ്വാണം പ്രാപിക്കാൻ പറ്റത്തില്ല. കാരണം ഈ ശരീരപീഡ അത് ശരീരത്തിന്റെ നാശത്തിന് മാത്രമേ ഉപകരിക്കൂ, അല്ലാതെ ആത്മാവിന്റെ നിർവ്വാണത്തിന് അത് സഹായിക്കില്ല എന്നെല്ലാം പറഞ്ഞു ഉപദേശിച്ചു നോക്കി. പക്ഷെ അവർ പറഞ്ഞു അത് സാധ്യമല്ല, ഞങ്ങൾക്ക് ബോധിച്ച വഴിയെ ഞങ്ങൾ പോകും. ഇനി ആര് ചെറുത്താലും ശരി, ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന ഇതാണ് ശരിയെന്നുള്ള മാർഗമാണ്. അപ്പം അതിനുവേണ്ടി ഞങ്ങൾ വളരെ കഷ്ടപ്പാടും ത്യാഗവും സഹിക്കുന്നുണ്ട്. ഇനി ഇതുപേക്ഷിക്കാൻ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ഞങ്ങൾ സഹിച്ച ത്യാഗത്തിന് പിന്നെ എന്താ വിലയുള്ളത്? അതുകൊണ്ട് ഇത്രയും മുന്നോട്ട് പോയ സ്ഥിതി ഇനി എന്തായാലും ഇത് ഉപേക്ഷിക്കുന്നില്ല. ബുദ്ധൻ അവരുപേക്ഷിച്ചു, ഇനി ഇവരെടുത്ത് സംസാരിച്ചിട്ട് കാര്യമില്ല. പിന്നെ പണ്ഡിതന്മാരായ തറക്കികന്മാരുടെ അടുത്ത് പോയി, അവിടുത്തെ നിന്ന് വളരെ ലളിതമായ ഉപദേശങ്ങൾ പറഞ്ഞു. ബുദ്ധൻ പറഞ്ഞ എന്താണ്? ദേഷ്യം കൊണ്ട് ദേഷ്യത്തെ ജയിക്കാൻ ഒക്കത്തില്ല, സ്നേഹം കൊണ്ടേ ദേഷ്യത്തെ ജയിക്കാൻ പറ്റൂ. ഇങ്ങനെയൊക്കെയുള്ള ലളിതമായ ഉപദേശങ്ങളാണ് പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചത് എന്താണ് ആത്മാവ് അറിയാം? ആത്മാവ് നിത്യമാണോ പരിണാമിയാണോ? അവരോട് പറഞ്ഞു എന്താണ്, ഈ ലോകം അവസാനിച്ചാലും അവസാനിക്കാത്തതാണ് ഈ തർക്കങ്ങൾ. ആത്മാവ് സത്യമാണെന്ന് തർക്കിച്ചാലും നശിക്കുന്നതാണെന്ന് തർക്കിച്ചാലും ആ തർക്കം ലോക അവസാനം വരെ നീണ്ടുപോകും. ഇതിനെല്ലാം തർക്കിക്കാനുള്ള ആശയങ്ങൾ പണ്ഡിതന്മാരുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഇത്തരം തർക്കങ്ങളിൽ നിങ്ങൾ ആയുസ് പാഴാക്കിക്കളയും, അതുകൊണ്ട് കാര്യമില്ല. പക്ഷെ പണ്ഡിതന്മാർ പറഞ്ഞു, ഞങ്ങൾക്കറിയേണ്ടത് ആത്മാവിനെ കുറിച്ചാണ്, മറ്റു കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം, സ്നേഹവും കാരുണ്യവും ഒക്കെ എന്താണെന്നറിയാം. ആത്മാവിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ആത്മാവിനെ കുറിച്ച് ബുദ്ധൻ മൗനമായിരുന്നു, ഒന്നും പറയാനില്ല. ആത്മാവിന്റെ സ്വരൂപം മൗനമാണെന്നറിയാൻ ബുദ്ധൻ പിന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെന്താണ് മനുഷ്യരോടത് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ബുദ്ധൻ പറയുന്നത് കുലശകോശം പറയുന്നത് എന്താണ്? അപ്പൊ ബുദ്ധൻ തീരുമാനിച്ചു മനുഷ്യരോട് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ചിന്തയും ചിരിയും ഇത് രണ്ടും കൈവശം കൊണ്ട് വെച്ച് നടക്കുന്ന കാവട്ടിയുള്ളവനാണ് മനുഷ്യൻ. അവൻ ഗോപ്യമായി ചിന്തിക്കും. ആരെങ്കിലും ചിന്ത നമുക്കറിയാൻ പറ്റൂ? നമസ്കാരം എന്ന് പറയുമ്പോഴും അവന്റെ മനസ്സിൽ ചിന്ത വേറെ ആയിരിക്കും. ഗോപ്യമായി ചിന്തിക്കും, വ്യാജമായിട്ട് ചിരിക്കുകയും ചെയ്യും. അതാണ് മനുഷ്യന്റെ പ്രത്യേകത. എന്റെ ചിരി വ്യാജമായിരിക്കും, കാണുമ്പോൾ നമ്മൾ ചിരിക്കുമല്ലോ, സുഖമാണോ സ്വാമി എന്ന് പോയി. ഉള്ളില് വേറെ ആയിരിക്കും, ഇവനിട്ട് എന്ത് പണി കൊടുക്കാമെന്നുള്ളതായിരിക്കും. മനുഷ്യനെന്ന് പറയുന്നത് ഗോപ്യമായി ചിന്തിക്കുകയും വ്യാജമായി ചിരിക്കുകയും ചെയ്യുന്നവനാണ്. ഈ ഒരു കഴിവ് ഇവന് മാത്രമേ ഉള്ളൂ സൃഷ്ടിയിൽ. വേറെ ഒരു ജീവിക്കുന്നില്ല, വേറെ ഏതെങ്കിലും ജീവിച്ചിരിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല, ചിന്തിക്കത്തുമില്ല. അതുകൊണ്ട് ബുദ്ധൻ പറഞ്ഞത് ഞാൻ ഇവരടുത്ത് പറയുന്നില്ല. പിന്നെ ഈ പർവ്വതങ്ങളോടും പുഴകളോടും പൂക്കളോടും മറ്റു പ്രാണികളോടും ഒക്കെ പറയാം, അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുന്നെങ്കിൽ ഉണ്ടാവും എന്ന് പറഞ്ഞ് ബുദ്ധൻ നടക്കുമ്പോഴാണ് നമ്മൾ കേട്ടിട്ടുള്ള കഥ, ബിംബിസാര മഹാരാജാവിന്റെ കൊട്ടാരത്തിലേക്ക് ആടുകളെയും കൊണ്ടുപോകുന്നത് കാണും. അപ്പോൾ അതിലൊരു ആട് മുടന്തി നടക്കും. അപ്പോൾ അവിടെ ബുദ്ധൻ അവിടെ ചിന്തിക്കുകയാണ്, ഈ തപസ്സികളോട് കൂടി ചേർന്നു തപസ് ചെയ്യുന്നതിനും ഈ പണ്ഡിതന്മാരോട് കൂടി ചേർന്ന് തർക്കിക്കുന്നതിനും നല്ലത് ഈ മുടന്തൻ ആടിനെയും തോളി വെച്ചുകൊണ്ട് ഇവന്റെ കൂടെ കുറേ ദൂരം നടക്കുന്നതായിരിക്കും, അത്രയും അതിനൊരു ആശ്വാസം കൊടുക്കാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞ് ആട്ടിനെയും തോളിൽ കയറ്റിക്കൊണ്ട് പോകുന്നതായിട്ടാണ് പറയുന്നത്, ശശഘോഷം പറയുന്നത്. അതായിരുന്നു ബുദ്ധൻ. ആ ബുദ്ധന്റെ ഉപദേശങ്ങളെ തിരസ്കരിച്ച് പിന്നീട് വന്ന വൈദികന്മാർ, കാരണം അതവന്റെ ആവശ്യമായിരുന്നു. അത് തിരസ്കരിക്കുന്നതിന് പ്രധാനമായ കാര്യം നമ്മൾ ധരിച്ചിരിക്കുന്ന എന്താണ്, വേദങ്ങളെ നിഷേധിച്ചുകൊണ്ടെന്നുള്ളതാണ് മുഖ്യം. അതല്ല, മുഖ്യം ബുദ്ധൻ ചാതുർവർണ്ണയത്തെ നിഷേധിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് ബുദ്ധനെ നാടുകടത്തിയത്, ഭാരതത്തിൽ നിന്ന് പുറത്താക്കിയത്. പ്രധാന കാരണം അതാണ്. മറിച്ച് ബുദ്ധന്റെ ഉപദേശങ്ങൾ വളരെ ലളിതവും അതിനായിരുന്നു നിഷേധിച്ചിട്ടുമില്ല. ബുദ്ധന്റെ ഉപദേശങ്ങൾ ഒരു സ്ഥലത്ത് പോലും ശങ്കരാചാര്യർ നിഷേധിച്ചിട്ടില്ല. ബുദ്ധനെ എതിർത്ത് ആരും തന്നെ ബുദ്ധന്റെ ഉപദേശങ്ങളെ, കാരണം അതിനാർക്കും നിഷേധിക്കാൻ പറ്റത്തില്ല. വിദ്വേഷത്തെ വിദ്വേഷം കൊണ്ടല്ല മാറ്റേണ്ടത്, സ്നേഹം കൊണ്ടാണെന്ന് പറഞ്ഞാൽ അതിനാർക്കും നിഷേധിക്കാൻ പറ്റും. ഇപ്പോൾ കാരുണ്യം സ്നേഹം തുടങ്ങിയ ആശയങ്ങൾ മാത്രമേ ബുദ്ധൻ പറഞ്ഞിട്ടുള്ളൂ. അതിനാർക്കും നിഷേധിക്കാൻ വയ്യാത്തതുകൊണ്ട് നിഷേധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്നത് എന്താണ്, ബൗദ്ധാഹ, ബൗദ്ധന്മാർ അനുയായികൾ, അവർ ഈ വാഗ്യുദ്ധത്തിൽ ഏർപ്പെട്ടു. അതിനിവിടെ മറ്റുള്ളവരെ നിഷേധിക്കുന്നു, അതിനിവിടെ സംഭവിക്കുന്നു. പക്ഷെ ബുദ്ധനെ കുറിച്ച് നമുക്ക് നൽകിയിരിക്കുന്ന ചിത്രമെന്ന് പറയുന്നത് ബുദ്ധൻ നൽകിയ ചിത്രമാണ്, ബുദ്ധനെ ആരും പഠിച്ചിട്ടില്ല. വൈദികന്മാർ നമുക്ക് നൽകിയ ചിത്രമാണ് ബുദ്ധൻ അഹിംസയെ കുറിച്ച് പ്രസംഗിച്ച്. അതുകൊണ്ട് ആണ് ഭാരതത്തിന് നാശമെല്ലാം ഉണ്ടായത്, ഈ രീതി തെറ്റായ ചരിത്രം എഴുതി പഠിപ്പിച്ചു. അതെല്ലാം അസംബന്ധമാണ്. സ്നേഹത്തെക്കുറിച്ചും കാരുണ്യത്തെക്കുറിച്ചും എല്ലാം പറയുന്നുണ്ട്. ഒരു സമൂഹത്തിനും ഒരു രാഷ്ട്രത്തിനും ഒരിക്കലും നാശം വരത്തില്ല. നാശമൊന്നും മറ്റു കാര്യങ്ങളുകൊണ്ടാണ്, മറ്റു കാരണങ്ങളും. അപ്പൊ അതിലേക്ക് നമ്മൾ കിടക്കണ്ട. എന്തായാലും ബൗദ്ധന്മാരെ എങ്ങനെയാ ഇവിടെ നിഷേധിക്കുന്നതെന്ന് നോക്കാം. ബൗദ്ധന്മാരുടെ ഈ സിദ്ധാന്തത്തെ എങ്ങനെ നിഷേധിക്കുന്നു? അതെടുത്ത് നോക്കാം. അപ്പൊ ഈ പഞ്ചസ്കന്ധികൾ, ആത്മാവ് ഏകമാണ്, നിത്യമാണ്, അതിന് പരിണാമം സംഭവിക്കുന്നില്ല, അത് നിത്യശുദ്ധ ബുദ്ധമാണ് എന്നൊക്കെയുള്ള ആശയത്തിനെതിരാണ് ഈ പഞ്ചസ്കന്ധികളുടെ വാദം. അതിനെ നിഷേധിക്കുന്നു. ഇനി അടുത്തു പറയുന്നത് വൈശേഷികന്മാരുടെ പക്ഷമാണ്. ഓരോ പക്ഷങ്ങളെടുത്തിട്ട് അതിനെ നിഷേധിക്കുന്നു. അത് തൃതീയോപി പക്ഷോ യഥാ കരോതി തഥാ സക്രിയം വസ്തു, യഥാ ന കരോതി തഥാ നിഷ്ക്രിയം വസ്തു തദേവ. ആത്മാവിനെ അങ്ങനെ സ്വീകരിച്ചാലോ, തൃതീയ പക്ഷം അതാണ്. കരോതി തഥാ സക്രിയം വസ്തു, ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ അത് സക്രിയമാണ്. വൈശേഷികന്മാർ അങ്ങനെ പറയും. അവർ പറയുന്ന എന്താണോ, ആത്മാവ് എന്ന് പറയുന്ന ഒരു ദ്രവ്യമാണ് എന്നാണ് വൈശേഷികന്മാർ പറയുന്നത്. ദ്രവ്യത്തിലാണ് അവർ പഠിച്ചിരിക്കുന്നത്. പൃഥ്വി അപ്പ് തേജ് വായു ആകാശം, പൃഥ്വി ജലം വായു ആകാശം അതുപോലെയുള്ള മറ്റൊരു ദ്രവ്യം, അതാണ് ആത്മാവെന്നാണ്. അതിനും ഗുണങ്ങളുണ്ട്. ആത്മാവ് സഗുണമാണെന്ന് അവർ പറയുന്നു, ഗുണത്തോടുകൂടിയതാണ്. അതുകൊണ്ടാണ് അദ്വൈതി ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് എന്താണ്, ആത്മാവ് നിർഗുണമാണ്, നിർഗുണമാണ്, നിർഗുണം നിർഗുണമെന്ന് ആവർത്തിക്കുന്ന എന്തുകൊണ്ട്? നിർഗുണമെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന എന്താണ്, ഒരു ഗുണവും ഇല്ലാത്തവൻ. ആത്മാവ് എന്താ ഒരു ഗുണവും ഇല്ലാത്തവനാണ് എന്ന് ചിന്തിച്ചു. എന്തുകൊണ്ടങ്ങനെ പറയുന്നു അദ്വൈതി? നമ്മൾ ധരിച്ചിരിക്കുന്ന രീതിയിലല്ല, കാരണം വൈശേഷികന്മാർ പറയുന്നു അത് സഗുണമാണ്, അതിൽ ഗുണങ്ങളുള്ളതാണ്. ഗുണം എന്ന് പറഞ്ഞാൽ എന്താണ് അവരുദ്ദേശിക്കുന്നത്? നമ്മൾ ധരിച്ചിരിക്കുന്ന ഗുണങ്ങളല്ല, രൂപം, രസം, ഗന്ധം, സ്പർശം, സംഖ്യ തുടങ്ങിയ ഗുണങ്ങളാണ്. ആ ഗുണങ്ങൾ അതിൽ എല്ലാമല്ല, ചില ഗുണങ്ങൾ, സംഖ്യ പോലെയുള്ള ഗുണങ്ങൾ ആത്മാവിലുണ്ട് എന്ന് വൈശേഷികന്മാർ പറയുമ്പോൾ അദ്വൈതി പറയുന്നു സംഖ്യ പോലെയുള്ള ഗുണങ്ങൾ ആത്മാവിലില്ല. ഇപ്പൊ വൈശേഷികന്മാർ അതിൽ ഗുണമുണ്ട് എന്ന് പറയുമ്പോൾ ആ ഗുണം ഇല്ല എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് നിർഗുണം എന്ന് അദ്വൈതി പറയുന്നു ആത്മാവ്. പിന്നീട് രാമാനുജാചാര്യരും വന്നപ്പോൾ ആത്മാവിൽ ഗുണമുണ്ടെന്ന് പറഞ്ഞത് വേറൊരർത്ഥത്തിലാണ്. അവിടെ അദ്വൈതി നിഷേധിക്കുന്ന നിർഗുണത്തെയല്ല അവിടെ പറയുന്നു. അദ്വൈതി നിഷേധിക്കുന്ന നിർഗുണം ഈ ഗുണത്തെയാണ് ഇവിടെ നിഷേധിച്ചത്. സംഖ്യ, സംയോഗ, വിയോഗ, പൃഥക്ത്വ, പരത്വ, അപരത്വം എന്നൊക്കെ പറയുന്ന ഗുണങ്ങളെയാണ് ഇവിടെ അദ്വൈതി നിഷേധിക്കുന്നത്. രാമാനുജൻ പറയുന്ന എന്താണ്? അനന്ത കല്യാണ ഗുണങ്ങളെക്കുറിച്ച് പറയുന്നത് അത് വേറെയാണ്, രണ്ടും തമ്മിൽ ബന്ധമുണ്ട്. അങ്ങനെ ഗുണങ്ങളോടുകൂടിയ ആത്മാവിൽ ഉള്ള മറ്റൊന്നാണ് കർമ്മം. വൈശേഷികന്മാർ സ്വീകരിക്കുന്ന സപ്തപദാർത്ഥങ്ങളിൽ ഒന്നാണ് കർമ്മം. നവദ്രവ്യങ്ങൾ സപ്തപദാർത്ഥങ്ങൾ സ്വീകരിക്കുന്നു, അതിലൊന്നാണ് കർമ്മം. ദ്രവ്യ ഗുണ കർമ്മ എന്ന് പറയുന്ന കർമ്മം, ആ കർമ്മം അതിനിടെ ക്രിയ എന്ന് പറയുന്നു. ക്രിയ ആത്മാവിലുണ്ട് എന്നാണ് അവർ പറയുന്നത്. ആത്മാവിൽ ക്രിയയുണ്ട്. അതങ്ങനെ ആത്മാവിൽ ക്രിയ ഉണ്ടാകുന്നു, ആത്മാവിൽ ക്രിയ നശിക്കുന്നു. ആത്മാവിന് ഉത്പത്തിയും നാശമില്ല എന്ന് പറയുന്നു വൈശേഷികന്മാർ. പക്ഷെ ആത്മാവിൽ ക്രിയ ഉണ്ടാവുകയും നശിക്കുകയും ചെയ്യുന്നു, അതാണ് അവർ പറയുന്നത്. അതിന് ഇവിടുത്തെ തൃതീയ പക്ഷം എന്ന് പറഞ്ഞിരിക്കുന്നു, യഥാ കരോതി തഥാ സക്രിയം വസ്തു. ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ അതിൽ ക്രിയയുണ്ട്. യഥാന കരോതി തഥാ നിഷ്ക്രിയം വസ്തു. ആത്മാവ് പ്രവർത്തിക്കാതിരിക്കുമ്പോൾ അതിൽ ക്രിയയില്ല. ഇത് വൈശേഷികന്മാർ പറയുന്നു. അങ്ങനെ സ്വീകരിച്ചാലോ തത്രൈവ സതി ശക്യം കർമ്മ അശേഷത തെക്തം. അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ കർമ്മത്തെ ത്യജിക്കാൻ കഴിയും. എന്തുകൊണ്ട്? ആത്മാവിൽ കർമ്മത്തിന്റെ നാശം സംഭവിക്കുന്നു എന്ന് വൈശേഷികന്മാർ പറയുന്നു. ആത്മാവിനെ അവർ കർത്താവായി സ്വീകരിക്കുന്നു. അതിനെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് അദ്വൈതികൾ ആത്മാവ് അകർത്താവാണെന്ന് പറയുന്നത്. അദ്വൈതത്തിൽ പറയുന്ന എന്താണ്? ആത്മാവ് അകർത്താവാണ്. എന്തുകൊണ്ടങ്ങനെ പറയേണ്ടി വന്നു? ഇന്ന് വൈശേഷികന്മാരിങ്ങനെ പറയുന്നുകൊണ്ടാണ്. ആത്മാവിൽ ക്രിയയുണ്ട്, ആ ക്രിയ ഉള്ളതുകൊണ്ട്, കർത്താവ് എന്ന് വെച്ചാൽ ക്രിയ ഉള്ളവൻ, പ്രവർത്തിക്കുന്നവൻ, അതുകൊണ്ട് ആത്മാവ് കർത്താവാണെന്ന് പറയുന്നു. അദ്വൈതിയാണെങ്കിലും ആത്മാവിൽ ക്രിയയെ അംഗീകരിക്കുന്നില്ല. അവർ പറയുന്നത് ക്രിയ വന്നു കഴിഞ്ഞാൽ നശിച്ചു പോകും, അതുകൊണ്ട് അതിൽ ക്രിയ സ്വീകരിക്കാൻ കഴിയില്ല, അത് അകർത്താവാണെന്ന് പറയും. അപ്പൊ നൈയായികന്മാരുടെ ആത്മാവ് കർത്താവ് എന്നുള്ള സിദ്ധാന്തത്തെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അതിനെ അദ്വൈതത്തിൽ അകർത്താവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നിർഗുണം, അകർത്താവ്, അഭോക്താവ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിഷേധാത്മകമായി പറയുന്നത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ മറ്റുള്ളവരുടെ സിദ്ധാന്തങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം, എന്നാലേ അത് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ആ പറഞ്ഞത് നമ്മൾ അതിന്റെ താല്പര്യം മറ്റെന്തോ ആയിട്ട് നമ്മൾ ധരിക്കും. അതിവിടെ പറയുന്നു എന്താണോ, അങ്ങനെ അതിനെ അകർത്താവായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇതിനെ ത്യജിക്കുന്നതിന് സാധ്യമാകും. കർമ്മത്തെ പൂർണ്ണമായും ത്യജിക്കുന്നതിന് കഴിയുമെന്നാണ്. അയം തു അസ്മിൻ തൃതീയ പക്ഷേ വിശേഷ. അയം തൃതീയ പക്ഷേ അയം വിശേഷ. അസ്മിൻ തൃതീയ പക്ഷേ അയം വിശേഷ. ഈ മൂന്നാമത്തെ പക്ഷത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. എന്താണോ എന്നാ നിത്യപ്രചലിതം വസ്തു. ആത്മാവ് നിത്യം പരിണമിച്ചുകൊണ്ടിരിക്കുന്നതല്ല. നാപി ക്രിയൈവ കാരകം. ആത്മാവ് ക്രിയയും കാരകവുമാകുന്നില്ല. ഇതൊന്നുമില്ല. മുമ്പ് പറഞ്ഞ ദോഷങ്ങളൊന്നും ഇവിടെയില്ല. കിം തറി പിന്നെന്താണ്? വ്യവസ്ഥിതെ ദ്രവ്യെ അവിദ്യമാന ക്രിയ ഉത്പദ്യതെ വിദ്യമാന വിനശ്യതി. വ്യവസ്ഥിതെ ദ്രവ്യ, ആത്മാവ് ഒരു ദ്രവ്യമാണ്, അത് വ്യവസ്ഥിതമാണെന്ന് വെച്ചാൽ അത് സ്ഥായിയായി നിലനിൽക്കുന്നതാണ്, അതിന് ഉത്പത്തി വിനാശങ്ങളില്ല, അതാണ് വ്യവസ്ഥിതമെന്ന് പറഞ്ഞത്. വൈശേഷികന്മാർ പറയുകയാണ് അവിടെ അവിദ്യമാന ക്രിയ ഉത്പദ്യതെ, ഇല്ലാത്ത ക്രിയ അവിടെ ഉണ്ടാകുന്നു, വിദ്യമാനാച വിനശ്യതി, ഉള്ള ക്രിയ അവിടെ നശിക്കുന്നു. ഇത് വൈശേഷികന്മാരുടെ സിദ്ധാന്തമാണ്. ആത്മാവ് ദ്രവ്യമാണ്, അതിൽ ക്രിയ അല്ലെങ്കിൽ കർമ്മം അവിടെ ഉണ്ടാകുന്നു, നശിക്കുന്നു. അതുണ്ടാകുമ്പോൾ അതിനെ കർത്താവെന്ന് പറയുന്നു, നശിക്കുമ്പോൾ അതിനെ അകർത്താവെന്ന് പറയുന്നു. അതാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ ഗുണങ്ങളും, ആത്മാവിൽ നിത്യഗുണങ്ങളും അനിത്യഗുണങ്ങളും ഉണ്ട്. നിത്യഗുണങ്ങൾ ഒരിക്കലും ആത്മാവിൽ നിന്ന് വിട്ടുപോകത്തില്ല. ആത്മാവിലിരിക്കുന്ന ഏകത്വം അനേകത്വം തുടങ്ങിയ ഗുണങ്ങളത് നശിക്കുന്നു. അസമയ ആത്മാവിലിരിക്കുന്ന ജ്ഞാനം, ക്രിയ, ഇച്ഛ, ക്രിയ, ഇതെല്ലാം ഗുണങ്ങളാണ്, എല്ലാം നശിക്കുന്നു. അല്ല വൈശേഷികന്മാർ പറയുന്നു, അതുപോലെ ക്രിയ അതില്ലാതിരുന്നിട്ടുണ്ടാകുന്നു. അതാണ് അവര് പറയുന്നത്. ആവശ്യം ആത്മാവ് അവിടെ നിത്യമായും ഇരിക്കുന്നു. ശുദ്ധം ദ്രവ്യം ശക്തിമത് അവതിഷ്ഠതേ ഇത്യവും ആഹു. ആത്മാവെന്ന് പറയുന്നത് എന്താണ്? ആ ദ്രവ്യം, അത് ശുദ്ധം ദ്രവ്യം എന്ന് വെച്ചാൽ അതിന് ഉത്പത്തി വിനാശങ്ങളില്ലാത്ത ദ്രവ്യമാണ്. പൃഥ്വി, അപ്രത്യേജസ്, വായുദിനെല്ലാം ഉത്പത്തി വിനാശങ്ങളുണ്ട്. ആകാശത്തിന് ഉത്പത്തി വിനാശമില്ല, അവയവങ്ങളില്ല, അതുകൊണ്ട് അതിന് ഉത്പത്തി വിനാശങ്ങളില്ല. പൃഥ്വി, അപ്രത്യേജസ്, വായുദിനെല്ലാം അവയവങ്ങളുണ്ട്, അതുകൊണ്ട് അതിന് ഉത്പത്തി വിനാശങ്ങളുണ്ട്. അതുപോലെ ആത്മാവിനും അവയവങ്ങളില്ല, അംശങ്ങളില്ല, അതുകൊണ്ട് ശുദ്ധ ദ്രവ്യമാണ്, അവയവങ്ങളില്ലാത്തതുകൊണ്ട്. ശക്തിമത്, അതിൽ ക്രിയയുണ്ട്, അതുകൊണ്ട് തന്നെ ശക്തിമത് എന്ന് പറയുന്നു. അങ്ങനെ തന്നെ നിൽക്കുന്നു. പിത്യേവമാഹു കാണാതാഹ, കണാദന്റെ അനുയായികളായ കണാദന്മാരിങ്ങനെ പറയുന്നു. തദേവച കാരകം, അത് തന്നെയാണ് കാരകം, കർത്താവായിരിക്കുന്നു, അത് തന്നെ പ്രവർത്തിക്കുന്നതും അത് തന്നെ. ഇത്യസ്മിൻ പക്ഷേക്കോ ദോഷ, ഇതിനെന്താ ദോഷം? അതായത് കർമ്മത്തെക്കുറിച്ച് ഒരു സന്ദർഭം വന്നപ്പോൾ ആ സന്ദർഭം ഉപയോഗിച്ച് മറ്റ് ദാർശനികന്മാരുടെ അഭിപ്രായങ്ങളെ ഇവിടെ വെളിപ്പെടുത്തി അതിനെ നിഷേധിക്കുന്നു. ഇതി ഞാൻ സമാധാനം പറയുന്നു. ഇതൊക്കെ ആ കാലഘട്ടത്തിൽ ആവശ്യമായിരുന്നു. കാരണം ആത്മാവിനെ കുറിച്ച് അല്ലെങ്കിൽ അദ്വൈതത്തെക്കുറിച്ച് ഒരു കാഴ്ചപ്പാട് അവതരിപ്പിക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ ഒരുപാട് പേര് വരും. അപ്പോൾ അവരോട് അതിന് സമാധാനം പറയേണ്ടി വരും. ഈ സിദ്ധാന്തം ഇന്നതാണ്, നിങ്ങൾ പറയുന്ന സിദ്ധാന്തത്തിൽ ഇന്ന ഇന്ന ദോഷങ്ങളുണ്ട്, ആ ദോഷങ്ങൾ പരിഹരിക്കണമെന്നെല്ലാം പറയേണ്ടി വരും. ഇന്നതിന്റെ ആവശ്യമില്ലെങ്കിൽ, പക്ഷെ അന്ന് അതിന്റെ ആവശ്യമുണ്ടായിരുന്നത് കൊണ്ടാണ് ഈ സന്ദർഭത്തിൽ ഇതെല്ലാം ചർച്ച ചെയ്യുന്നത്. അയമേവത് ദോഷോ യഥ ആ ഭാഗവതം മതമികം, എന്താണ് ഇതിന്റെ ദോഷമെന്ന് ചോദിക്കുന്നു. ബൗദ്ധന്മാരുടെ പക്ഷത്തിലും സാഖ്യന്മാരുടെ പക്ഷത്തിലും വൈശേഷികന്മാരുടെ പക്ഷത്തിലും ഒക്കെ എന്താ ദോഷം എന്ന് പറയുന്നു. ആ ഭാഗവതം മതം ഇതും, ഇത് ഭഗവാന്റെ അഭിപ്രായമല്ല, ഗീതാകാരന്റെ അഭിപ്രായമല്ല നിങ്ങൾ പറയുന്നത്, അതുകൊണ്ട് അതിനെ നിഷേധിക്കുന്നു. ഭാഗവതം മതം എന്ന് പറയുന്നത് ഗീത തത്വം അതല്ല. ഭാഗവതം എന്ന് വെച്ചാൽ ഭഗവാനെ സംബന്ധിച്ചത് ഭാഗവതം എന്ന് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞത് അതല്ല ഇത് എന്നാണ്. കഥഞ്ഞായത് ഏതെങ്ങനെ അറിയാം? അതാഹ ഭഗവാൻ നാസതു വിദ്യതി ഭാവ ഇത്യാദി. യത ആഹ ഭഗവാൻ, ഭഗവാൻ ഇവിടെ പറയുന്ന എന്താണ്? നാസതു വിദ്യതി ഭാവ, അസത്തിന് ഭാവമില്ല, സത്തിനഭാവമില്ല. നേരത്തെ പറഞ്ഞല്ലോ നാഭാവോ വിദ്യതേ സതഹ. ഇതിനിവിടെ ഭാഷകാരൻ കണാദന്റെ അല്ലെങ്കിൽ കാണാതെ മതത്തെ നിഷേധിക്കുന്നതിന് വേണ്ടി ഇതിന് വിശദീകരിക്കുകയാണ്. കാണാതാനാം ഹി അസതു ഭാവ അസത അഭാവ ഇതീതം മതം അഭാഗവത്. വൈശേഷികന്മാരെ പറയുന്ന എന്താണ്? അസത്തിന് ഭാവമുണ്ട്, സത്തിന് അഭാവമുണ്ടെന്നാണ്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് രണ്ടും തമ്മിൽ വ്യത്യാസമില്ലാന്ന് തോന്നും. പക്ഷെ ഇത് രണ്ടും വ്യത്യസ്തമായ കാര്യങ്ങളാണ്. അതാണ് ഇവിടെ ഭാഷകാരൻ വിശദീകരിക്കുന്നത്. അസത്തിന് ഭാവമില്ല. അസത്തിന് ഗീതയിൽ പറഞ്ഞാകും അസത്തിന് ഭാവമില്ല. ഭാവ അസത്വമല്ല എന്ന് പറഞ്ഞാൽ രണ്ടും ഒന്നല്ലേ? അങ്ങനെ തോന്നത്തില്ലേ? അസത ഭാവ ന വിദ്യതേ. അസത്തിന് അതിന് ഇല്ലായ്മയും നടത്തുക. ആ ഇല്ലായ്മയ്ക്ക് ഭാവം ഉണ്മയില്ല. അടുത്ത് പറയുന്നത് എന്താണ്? നാ ഭാവോ വിദ്യതേ സദ. ഉണ്മയ്ക്ക് ഇല്ലായ്മയില്ല എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇല്ലായ്മയ്ക്ക് ഉണ്മയില്ല, ഉണ്മയ്ക്ക് ഇല്ലായ്മയില്ല എന്ന് പറഞ്ഞ ഒരു കാര്യത്തെ തിരിച്ചും മറിച്ചും പറയുന്നു എന്നല്ലേ ഉള്ളൂ. അങ്ങനെ തോന്നും. ശാസ്ത്രപരിചയമില്ലാത്തവർക്ക് അങ്ങനെ തോന്നും. കൂടബുദ്ധികൾക്കെന്ന് ഞാൻ പറയുന്നില്ല. ശാസ്ത്രപരിചയമില്ലാത്തവർക്ക് അങ്ങനെ തോന്നും. പക്ഷെ ഇവിടെ കാണാതന്മാർക്ക് അങ്ങനെ ഒരു മതമുണ്ട്. അവർ രണ്ടിന് രണ്ടായിട്ടാണ് പറയുന്നത്. ഒന്നിനെ പറയുന്നു പ്രാഗഭാവം, മറ്റൊന്നിനെ പറയുന്നു പ്രധ്വംസഭാവം എന്ന് പറയുന്നു. പ്രാഗഭാവം എന്ന് പറയുന്നത് എന്താണോ? ഒരു വസ്തു ഉണ്ടാകുന്നതിന് മുമ്പുള്ള അതിന്റെ ഇല്ലായ്മ, അതിന് ഒരു പ്രാഗഭാവം എന്ന് പറയുന്നു. വസ്ത്രം ഉണ്ടാകുന്നു. വസ്ത്രത്തെ നെയ്തെടുത്തത് നൂലിലാണ്. ആ നൂലിൽ വസ്ത്രത്തെ നെയ്തെടുക്കുന്നതിന് മുമ്പ് ആ നൂലിൽ എന്തുണ്ടായിരുന്നു? ഒന്നുമില്ലായിരുന്നു. നൂല് മാത്രം എന്ന് വെച്ചാൽ വസ്ത്രം ഉണ്ടായിരുന്നു. വസ്ത്രത്തിന്റെ ഇല്ലായ്മയാണ് അവരുടെ അഭാവം എന്ന് പറയുന്നത്. അതിനെന്ത് പേരിട്ട് പറയും? അതിനെ പ്രാഗഭാവം എന്ന് പറയും. ഇത് എന്നു മുതൽ ഇല്ലായിരുന്നു എന്ന് ചോദിച്ചാൽ അത് അനാദിയായിട്ട് ഇല്ലായിരുന്നു. അനാദികാലം മുതലേ അങ്ങനെയായിരുന്നു. എന്നും മുതൽ ആ അഭാവം തുടങ്ങി എന്നൊന്നും പറയാൻ പറ്റത്തില്ല. പ്രാഗഭാവം അനാദിയാണ്. പക്ഷേ ഏത് നിമിഷമാണോ ആ നൂലിൽ വസ്ത്രമുണ്ടായത്, ആ നിമിഷം ആ ഇല്ലായ്മ അപ്രത്യക്ഷമായി. എന്നുവെച്ചാൽ അവിടെ വസ്ത്രം വന്നു. വസ്ത്രത്തിന്റെ ഇല്ലായ്മ അവിടെ ഇല്ല. അതുകൊണ്ടെന്ന് പറയുന്നു, ആ പ്രാഗഭാവം ശാന്തമാണ്, നശിക്കുന്നതാണ്. അതുകൊണ്ട് പറയും അനാദി ശാന്ത പ്രാഗഭാവ. തർക്കസംഗ്രഹമൊക്കെ പഠിച്ചിട്ടുള്ളവർ പഠിച്ചിട്ടുണ്ട്. അനാദിയും അന്തമുള്ളതുമാണ് പ്രാഗഭാവം. കാര്യം ഉണ്ടാകുമ്പോൾ അഭാവം നശിക്കുന്നു, അനാദിയായി നിലനിൽക്കുന്നു. അനാദി ശാന്ത. ഇനി ആ വസ്ത്രം നശിച്ചു കഴിഞ്ഞാലോ വീണ്ടും അവിടെ ഇല്ലായ്മ വന്നു, അഭാവം വന്നു. നശിച്ച ആ വസ്ത്രത്തിന് തിരിച്ചു വരാൻ പറ്റത്തില്ല. ഒരു വസ്ത്രം നശിച്ചാൽ നമുക്ക് വേറെ വസ്ത്രത്തിന് സൃഷ്ടിക്കാം. പക്ഷെ നശിച്ചത് എന്നേക്കുമായി നശിച്ചു. നമ്മൾ ആ വസ്ത്രത്തിന്റെ ഓരോ ഇഴകളായി മാറ്റി നിരിക്കട്ടെ. അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ വീണ്ടും ആ പഴയ നൂല് ശേഷിക്കും, വസ്ത്രം കാണത്തില്ല. വീണ്ടും നൂലുണ്ട്, വസ്ത്രമില്ല. രണ്ടാമതൊന്നും നെയ്തു കഴിഞ്ഞാൽ വേറെ പുതിയൊരു വസ്ത്രം വരും, പഴയ വസ്ത്രം വരും. ആ വസ്ത്രത്തിന് എന്ത് സംഭവിച്ചു? അതിന്റെ ധ്വംസം സംഭവിച്ചു. ധ്വംസം എന്ന് പറഞ്ഞാൽ നമ്മൾ ധരിക്കുന്ന തരത്തിൽ ഒരു വസ്തു പൊട്ടിപ്പോവുകയോ അല്ലെങ്കിൽ കത്തിച്ചു കളയുകയോ എന്നുള്ള അർത്ഥം മാത്രമല്ല. അവിടെ നൂലുണ്ട്, പക്ഷെ വസ്ത്രം കാണാനില്ല. അവിടെ എന്ത് ചെയ്തു? വസ്ത്രത്തിന്റെ ധ്വംസം സംഭവിച്ചു. ഈ ധ്വംസം അല്ലെങ്കിൽ ഇല്ലായ്മ എത്ര കാലം തുടരും? ഇങ്ങനെ അനന്തമായി തുടരും. കാരണം ഇനി ഒരിക്കലും വസ്ത്രത്തിന് തിരിച്ചു വരാൻ പറ്റത്തില്ല. ധ്വംസം അനന്തമാണോ? പക്ഷേ ആ ധ്വംസം എന്ന് തുടങ്ങി എപ്പോഴാണോ നമ്മൾ ആ വസ്ത്രത്തിൽ നിന്ന് അവസാനത്തെ ഇഴയും വേർപെടുത്തിയത്, അപ്പോൾ തുടങ്ങി. അപ്പോൾ ധ്വംസത്തിനൊരു ആദിയുണ്ട്. അതുകൊണ്ട് ധ്വംസത്തെക്കുറിച്ച് അവരെന്താണ് പറയുന്നത്? സാദിരനന്ത പ്രധ്വംസ, ആദിയുള്ളതും അനന്തവുമാണ് പ്രധ്വംസം. ഇതങ്ങനെ അവർ സിദ്ധാന്തിക്കുന്നു. എന്താണോ ഇല്ലാത്തതിന് ഉണ്ടാകാം, ഇല്ലാതിരുന്ന വസ്ത്രം ഉണ്ടായി, ഉണ്ടായത് നശിക്കാം, അനന്തകാലത്തേക്ക് ഉണ്ടായിരുന്ന വസ്ത്രം നശിച്ചു. അപ്പം പ്രാഗഭാവം, പിന്നെ വസ്തുവിന്റെ ഉത്പത്തി, പിന്നെ വസ്തുവിന്റെ നാശം, വസ്തുവിന്റെ പ്രധ്വംസഭാവം, അതിനിടയ്ക്ക് വസ്തുവിന്റെ സ്ഥിതി, ഇതാണ് വൈശേഷികന്മാർ പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും രണ്ടാണ്, രണ്ടും തമ്മിൽ എന്താ പ്രത്യേകത? അവർ പറയുന്നതനുസരിച്ചിട്ടാണ്, പ്രാഗഭാവത്തിന് ആദിയില്ല, പക്ഷെ അതിന് അവസാനമുണ്ട്. പ്രധ്വംസഭാവത്തിനാണെങ്കിലോ ആദിയുണ്ട്, പക്ഷെ അതിന് അന്തമില്ല. ഇവ രണ്ടും ഒന്നാണെന്ന് പറയാൻ പറ്റത്തില്ല. നമുക്ക് രണ്ടും ഒന്നുപോലെ തോന്നുമെങ്കിലും രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ പറയുന്നത് ഭഗവാന്റെ അഭിപ്രായമല്ലെന്നാണ്. ഭഗവാൻ പറയുന്ന എന്താണ്? നാസദോ വിദ്യതേ ഭാവഃ. ഒരു വസ്തുവിനൊരിക്കലും അസത്വം ഇല്ലായ്മ അതില്ല. അവിടെ ആ വൈശേഷികന്മാരുടെ സിദ്ധാന്തത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കുമ്പോഴാണ് അങ്ങനെ പറയുന്നത്. നാഭാവോ വിദ്യതേ സതഃ. അതുപോലെ സത്തായ ഒരു വസ്തുവിന് ഒരിക്കലും ഇല്ലായ്മയും സംഭവിക്കുന്നില്ല എന്നാണ് ഇവിടെ ഭാഷ്യകാരൻ ഇപ്പൊ സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെ പറയുന്നു, കാണാതാനാംഭി അസതോ ഭാവ. കാണാതന്മാർ പറയുന്ന എന്താണ്? അസത്തിന് ഭാവമുണ്ട്, ഇല്ലായ്മയിൽ നിന്നും ആ വസ്ത്രമുണ്ടായി. സതശ്ച അഭാവ, സത്തായിരുന്ന ആ വസ്ത്രത്തിന് വീണ്ടും ഇല്ലായ്മയുണ്ടായി. ഇത് ഇതം മതം, ഇത് രണ്ട് കാര്യങ്ങളാണ്, ഒന്നല്ല. ആ ഭാഗവതം, ഭാഗവത മതമല്ല ഭഗവാൻ ഇവിടെ പറയുന്ന കാര്യമല്ല. ആ ഭാഗവതത്വേപി ന്യായവത് ചെയ്തുക്കോ ദോഷ. ശരി, ഭഗവാൻ പറഞ്ഞ എന്തെങ്കിലും യുക്തിയുണ്ടെങ്കിൽ എന്താ ദോഷം? രൂക്ഷി ചോദിക്കുകയാണ്. ഭഗവാൻ ഒരു കാര്യം പറഞ്ഞിട്ടില്ല, പക്ഷെ പറഞ്ഞ കാര്യത്തിൽ യുക്തിയുണ്ടെങ്കിൽ എന്താ ദോഷം? അവരെ ആണല്ലോ പറയുന്നത് നൈയായികന്മാർ. എന്നുവെച്ചാൽ ന്യായത്തെ അവലംബിച്ച് തത്വചിന്ത ചെയ്യുന്നവരാണ്. അവർ പറയുന്ന കാര്യത്തിൽ യുക്തിയുണ്ടെങ്കിൽ എന്തുകൊണ്ട് സ്വീകരിച്ചുകൂടാ? കാരണം അവർ പറയുന്ന കാര്യത്തിൽ യുക്തിയുണ്ടെന്താണ്? രാഗഭാവവും പ്രധ്വംസഭാവവും വേറെ വേറെയാണ്. ഇല്ലാതിരുന്നിടത്ത് നിന്ന് വസ്തു ഉണ്ടായി, ഉണ്ടായ വസ്തു എന്നെന്തെങ്കിലുമായി നശിക്കുന്നു. ഇല്ലായ്മ അനാദിയാണ്, നാശം അനന്തമാണ്. ഇല്ലായ്മയ്ക്ക് നാശമുണ്ട്, നാശത്തിന് ഉത്പത്തിയുണ്ട്. ഈ പറയുന്നതിനെല്ലാം യുക്തിയുണ്ട്. ഭഗവാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതിനെന്തിന് തിരസ്കരിക്കണമെന്നാണ് ചോദിക്കുന്നത്. ഇത് ചേത് ഉച്ചതേ ദോഷവത്തു ഇതം സർവപ്രമാണ വിരോധ. നിങ്ങളീ പറഞ്ഞതൊന്നും നിന്നും ഒരു യുക്തിയുമില്ല ഇതുവരെ പറഞ്ഞു. നമുക്ക് യുക്തി പോലെ തോന്നുന്നുണ്ടെങ്കിൽ അത് യുക്തി ആഭാസമാണ്. എന്നുവെച്ചാൽ യുക്തി പോലെ തോന്നുന്നതാണ് ദോഷവത്. നിങ്ങളീ പറഞ്ഞ യുക്തികളിൽ പല ദോഷങ്ങളുമുണ്ട്. സർവപ്രമാണ വിരോധ, ഇതൊരു പ്രമാണത്തിനും മുമ്പിൽ ഇതിന് പിടിച്ചു നീക്കാൻ കഴിയത്തില്ല. കഥം എങ്ങനെ? ഇനി പറയാൻ പോകുന്നതൊക്കെ വൈശേഷികന്മാരുടെ വ്യാഖ്യാനങ്ങളെ ആണ്, എന്നിട്ട് അതിനെ നിഷേധിക്കുകയാണ്. അതൊന്നും അറിഞ്ഞിരിക്കുന്ന നല്ലതാണ്. ഇങ്ങനെയൊക്കെ ഋഷിമാരുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നു, പ്രപഞ്ചത്തെക്കുറിച്ച് അവർ അങ്ങനെയൊക്കെ സങ്കല്പിച്ചിരുന്നു എന്നൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. ദോഷമൊന്നുമില്ല, മാത്രമല്ല ഒരുപാട് വേണ്ടാധീനങ്ങൾ നമ്മൾ അറിയുന്നുണ്ടല്ലോ. പലരും പറയും ഇതിന്റെയൊക്കെ ആവശ്യം എന്തോന്നു എന്ന് വെച്ചാൽ ഇവന്റെ കയ്യിൽ ആവശ്യമുള്ളൂ മാത്രമേ ഉള്ളൂ എന്നാണ് ഭാവം. നിന്റെ കയ്യിൽ ആവശ്യമുള്ളത് മാത്രമേ ഉള്ളൂ, ആവശ്യമില്ലാത്തതൊന്നുമില്ല. ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ തലയിൽ കയറ്റി വെച്ചിട്ടാണ് ചോദിക്കുന്നത്, എന്റെയൊക്കെ ആവശ്യം എന്തോന്ന് എന്ന് ചോദിക്കുന്നു വളരെ ലാഘവമായിട്ട്. ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ തലയ്ക്കകത്ത് ചുമന്നുകൊണ്ട് കിടക്കാമെങ്കിൽ വലിയ ദോഷമൊന്നും ചെയ്യാത്ത ഇതുകൂടെ ഇരുന്നോട്ട്, അത്രയും ദോഷം ചെയ്യത്തില്ല. കാരണം രാഗദ്വേഷങ്ങളും മതമാത്സര്യങ്ങളും ദമ്പവും അഹങ്കാരവും ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ലോകവാർത്തകളും ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടല്ലോ. അതെല്ലാം നമുക്ക് സൂക്ഷിച്ചു വയ്ക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. ശാസ്ത്രത്തിനോടെ വിദ്വേഷമാണ്. ഇന്നലെ ബുഷ് എന്ത് പറഞ്ഞെന്ന് ചോദിച്ചാൽ ഇപ്പൊ എല്ലാവരും പറയും. കണാദനോ ഗൗതമനോ എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും അത് ശാസ്ത്രമാണ്, അതൊന്നും ആവശ്യമുള്ളതല്ല എന്ന് പറയും. അതിനോടെയുള്ള വിദ്വേഷം അല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കുക, നമ്മൾ നമ്മുടെ മണ്ടത്തരം, നമ്മൾ പറയുന്ന ഇതൊക്കെ ശാസ്ത്രമാണ്, ഇതൊന്നും നമുക്ക് ആവശ്യമില്ലാണ്. നമ്മുടെ കയ്യിരിക്കുന്നത് എല്ലാം നമുക്ക് ആവശ്യമുള്ളതാണ്. എപ്പോഴും നമ്മൾ ആർജിച്ചുകൊണ്ടിരിക്കുന്നത് ആവശ്യമുള്ളതാണ്, ഒന്നും ആവശ്യമുള്ളതല്ലോ. അതെല്ലാം അല്ലെങ്കിൽ അതും ഉപേക്ഷിക്കുന്നു, അതും നമ്മൾ ഉപേക്ഷിക്കുന്നു. രാവിലെ പത്രം എടുത്തിട്ട് ആരൊക്കെ മരിച്ചു എന്ന് വായിക്കുന്നവരാണ്. എനിക്കറിയാം എത്രയോ സ്വാമിമാർ രാവിലെ പത്രം എടുത്ത് ആദ്യം നോക്കുന്ന മരണത്തിന്റെ പേജാണ്, മാതൃഭൂമിയിൽ ആരൊക്കെ മരിച്ച ആരൊക്കെ ജീവിച്ചിരിപ്പുണ്ട്. അവരുടെ ശാസ്ത്രം എന്തെങ്കിലും പറഞ്ഞപ്പോഴേ ആവശ്യമില്ലാതെ ഇതൊക്കെ വായിച്ചാൽ മോശം കിട്ടും, ഇതിന്റെയൊക്കെ പ്രയോജനം എന്താണ്? ഈ മരണ വാർത്തകൾ വായിച്ചാൽ മോശം കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാം വിരക്തി ഉണ്ടാവും, ക്രമേണ മോക്ഷത്തിലേക്ക് നയിക്കുക. അങ്ങനെ ഒരു ഉടക്ക ന്യായം പറയുന്നവരും ഉണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ടുള്ളവരാണ്, കേട്ടിട്ടുള്ളതുകൊണ്ട് പറയുന്നു, കഥ പറയുകയാണ്, ഭയന്നിട്ടാണ് എന്നുള്ള വേറെ കാര്യം. ഇതൊക്കെയാണ് മനുഷ്യൻ ബുദ്ധിമാനാണെന്ന് അല്ലേ ബുദ്ധൻ പറഞ്ഞതുപോലെ വ്യാജമായി ചിരിക്കുകയും ഗോപ്യമായി ചിന്തിക്കുകയും ചെയ്യുന്ന മനുഷ്യന്റെ അനാർജവ സ്വഭാവമാണിതൊക്കെ. അപ്പോ ശാസ്ത്രത്തിൽ എന്തായാലും ശരി അതുപോലെയുള്ള ദോഷമുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലരെ നെറ്റി ചുളിക്കും, പക്ഷെ മറ്റു പലത് കേട്ടാലും നെറ്റി ചുളിക്കാത്തവരാണ്. അതുകൊണ്ടാണ് ഇത് രണ്ടും പറഞ്ഞത്. എന്തായാലും ഇവിടെ ഇപ്പോൾ ഭാഷ്യകാരം പറയുന്നു, അതുകൊണ്ട് ഞാനും വ്യാഖ്യാനിക്കുന്നു. എന്താണ് വൈശേഷികന്മാർ പറയുന്നത്? യതി താവത് ദ്രുണികാദി ദ്രവ്യം പ്രാഗുത്പത്തേ അത്യന്തമേവ അസത് ഉത്പന്നം ച സ്ഥിതം കഞ്ചിത് കാലം പുനരത്യന്തമേവ അസത്വം ആപദ്യതേ. എന്താണ് ഗൗതമ മഹർഷി പറയുന്നതെന്ന് ശ്രദ്ധിക്കുക. എന്തായാലും പത്രം വായിക്കുന്നതിനും ഗുണം ചെയ്യും. ഗൗതമൻ എന്താണ് പറയുന്നത്? ഗൗതമൻ പറയുന്നത് ഇവിടെ ദ്രവ്യങ്ങൾ രണ്ടു തരത്തിലുണ്ട്, നിത്യവും അനിത്യവും. നമ്മളീ കാണുന്ന പൃഥ്വി, അപ്പ്, തേജസ് വായു എല്ലാം അനിത്യ ദ്രവ്യങ്ങൾ, നശിച്ചു പോകുന്നതാണ്. പക്ഷേ ഇവിടെ എല്ലാം പരമാണുക്കൾ ഉണ്ടാകുന്ന നിത്യമാണ് എന്നാണ്. നശിക്കാത്ത വസ്തുക്കളുണ്ട്. എന്തൊക്കെയാണ്? ആകാശം, കാലം, ദിക്ക്, ആത്മാ, മനസ്സ്, ഇതൊന്നും നശിക്കുന്നതല്ലെന്നാണ് അവർ പറയുന്നത്. നശിക്കാത്ത ദ്രവ്യങ്ങൾ. ഈ ദ്രവ്യങ്ങൾ കൂടിച്ചേർന്നിട്ടാണ് ഈ നശിക്കുന്ന ഈ പ്രപഞ്ചം ഉണ്ടാകുന്നു. അവർക്ക് പ്രപഞ്ചം നശിക്കുന്ന പ്രപഞ്ചമുണ്ട്, നശിക്കാത്ത പ്രപഞ്ചമുണ്ട്. ആകാശം, കാലം, ദിക്ക്, ആത്മാ, മനസ്സിൽ നിന്ന് നശിക്കാത്ത പ്രപഞ്ചമാണ്. പൃഥ്വി, അപ്പ്, തേജസ്, വായു ഇതെല്ലാം നശിക്കുന്ന പ്രപഞ്ചമാണ്. നശിക്കുന്ന പ്രപഞ്ചം എന്ന് പറയുമ്പോൾ അത് ഉണ്ടാകണമല്ലോ, ഉണ്ടായാലേ നശിക്കാൻ പറ്റും, ഉണ്ടാകാത്ത നശിക്കുന്നില്ല. അതാണ് അവരുടെ ഈ സിദ്ധാന്തം. ഈ ഉണ്ടാകുന്ന ഈ പ്രപഞ്ചം ഇതെല്ലാം എങ്ങനെ ഉണ്ടാകുന്നു? അവർ പറയുന്നത് പരമാണുക്കളിൽ നിന്നും ഉണ്ടാകുന്നു. ഈ പരമാണു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ ധരിച്ചു കളയരുത്. ഇന്നത്തെ സയൻസിൽ പറയുന്ന ആറ്റം അവർ കണ്ടുപിടിച്ചാണെന്നും അതും ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. കണാദൻ പറഞ്ഞിരിക്കുന്ന പരമാണുവും സയൻസിൽ പറയുന്ന പരമാണുവുമായിട്ട് കടലും കടലാടിയും തമ്മിലൊരു ബന്ധമുണ്ടല്ലോ, അറിയാമോ നിങ്ങൾക്ക്? ആ ബന്ധമേ ഉള്ളൂ, അധികം യാതൊരു ബന്ധവുമില്ല. പിന്നെ ചിലർ പറയും ഈ ഇന്നത്തെ ആറ്റം എന്ന് പറയുന്നത് ഞങ്ങളുടെ അപ്പൂപ്പന്മാർ കണ്ടുപിടിച്ചാണെന്നൊക്കെ പറയും. പൊങ്ങച്ചത്തിന് വേണ്ടി പറയുന്നതിനൊന്നും യാതൊരു കഴമ്പുമില്ല. രണ്ട് കാര്യങ്ങളാണ്. ഇവർ പറയുന്ന പരമാണു എന്ന് പറയുന്നത് ഒരു സാധാരണ ഒരു യുക്തി അനുസരിച്ച് പറയുന്നതാണ്. നമുക്ക് കാണാമെന്നുള്ള ഏറ്റവും ചെറിയൊരു കണിക, അതിനെ അല്പം കൂടി ചെറുതായി കഴിഞ്ഞാൽ അത് പരമാണുവാകുമെന്ന് പറയും. അതിന്റെ കണക്കും പറയുന്നുണ്ട്. എന്നാൽ പരമാണുവിനും പിന്നിലേക്കുള്ള കണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, മറ്റു ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട്. വൈശേഷികൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. പരമാണുവിന് പിന്നിലുള്ള കണികകളെക്കുറിച്ച് ആയുർവേദ ശാസ്ത്രത്തിനും മറ്റും പറയുന്നുണ്ട്. ആയുർവേദ ശാസ്ത്രത്തിനും മറ്റും ചില ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട്, മറ്റു പല ശാസ്ത്രങ്ങളും പറയുന്നുണ്ട് അതിനും സൂക്ഷ്മമായ കണങ്ങളെക്കുറിച്ച്. അതവരോട് ചോദിച്ചു നോക്കുക, ഇവിടെ കണാദൻ പറയുന്ന എന്താണ്? നമ്മൾ കാണുന്ന കാണാൻ പറ്റിയതിൽ ഏറ്റവും സൂക്ഷ്മമായ കാണുക എന്ന് വെച്ചാൽ കണ്ണുകൊണ്ട് കാണുന്നു, അന്ന് മൈക്രോസ്കോപ്പും ഒന്നും ഒന്നുണ്ടായിരുന്നില്ല. കണ്ണുകൊണ്ട് കാണാൻ പറ്റിയ ഏറ്റവും സൂക്ഷ്മമായ കണത്തെ, എന്റെ ഏറ്റവും സൂക്ഷ്മമായ കണമാണ് പരമാണു. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന ഏതിനാണ് അവർ പറയുന്നു? രണ്ട് പരമാണുക്കളെ യോജിപ്പിച്ചു കഴിഞ്ഞാൽ അവരതിന് പറയുന്ന എന്താണ്? ഒരു ദണുകം എന്ന് പറയും. ആ ദണുക മൂന്നെണ്ണത്തിനെ കൂട്ടിച്ചേർത്താൽ ഒരു ത്രിണുകം അല്ലെങ്കിൽ ത്രിസരേണു എന്ന് പറയും. ആ ത്രിസരേണുവാണ് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നത്. അതെങ്ങനെയാണ് കാണുന്നത്? നമ്മൾ ഇരുട്ടത്ത് ടോർച്ചടിച്ചു കഴിഞ്ഞാൽ ആ ടോർച്ചിന്റെ പ്രകാശത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും ചെറിയ പൊടി, അതാണ് ത്രിണുകം. അതിനവിടെ ത്രിസരേണു അല്ലെങ്കിൽ ത്രിണുകം എന്ന് പറയുന്നു. ആ ത്രിണുകം എന്ന് പറയുന്നത് എന്താണ്? രണ്ട് സൂക്ഷ്മമായ കണങ്ങളെ കൂട്ടിച്ചേർത്ത് ഒരു ദണുകമായി, അതുപോലെയുള്ള മൂന്ന് ദണുകങ്ങൾ കൂടി ചേർന്ന്. അപ്പം നമുക്കറിയാം അത് അത്രയും വലിയ സൂക്ഷ്മമൊന്നുമല്ല ആ പറയുന്ന അണുവെന്ന് പറയുന്നത്. കേവലം യുക്തിയിലൂടെ കണ്ടെത്തുന്ന ഒന്നാണ്, കണ്ണുകൊണ്ട് കാണാമെന്നുള്ളതിന്റെ ചെറിയൊരംശം മാത്രമേ ആവുന്നുള്ളൂ. എത്രയുടെ ഒരംശം എന്നുള്ളത് നിങ്ങൾ കണക്കുകൊണ്ട് കൂട്ടിക്കൊള്ളുക. രണ്ട് പരമാണുകൾ കൂടുമ്പോൾ ഒരു ദണുകം, മൂന്ന് ദണുകം ചേരുമ്പോൾ ഒരു തിണുകം, അതാണ് നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റി ഏറ്റവും ചെറിയ കണിക. അപ്പോൾ പരമാണു എന്ന് പറയുന്നത് എന്താണ്? ഇത്രയേ ഉള്ളൂ. നമ്മളിവിടെ പറയുന്ന ആറ്റവുമായിട്ട് അതിനെന്തെങ്കിലും ബന്ധമുണ്ടോ? യാതൊരു ബന്ധവും. മാത്രത്തിലൊരു പഠനമല്ല അത്, ഒരു ഊഹം മാത്രമാണ്. ആ പരമാണുക്കളിൽ നിന്നതുണ്ടായിരുന്നാണ്. ഇനി അതുവരെ ചിന്തിച്ചിട്ട് എന്താ നിർത്തിയത്? പരമാണുക്കൾ രണ്ടെണ്ണം കൂട്ടിച്ചേർത്ത് ഒരു ദണുകമാക്കി, ദണുകങ്ങൾ മൂന്ന് കൂട്ടിച്ചേർത്ത് ത്രിണുകമാക്കി, പിന്നെ ആ ത്രിണുകങ്ങൾ നാലെണ്ണം ചേർന്ന് ചതുരണുകം, ചതുരണുകം അഞ്ചെണ്ണം ചേർന്ന് പഞ്ചേണ്, അങ്ങനെ അങ്ങനെ ഈ കാണുന്ന സ്ഥൂലമായ വസ്തുക്കളുണ്ടായി എന്ന് അവർ പറയുന്നു. ഈ സ്ഥൂലമായി കാണുന്ന ഈ പദാർത്ഥങ്ങൾക്കുള്ള ഒരു വിശദീകരണം മാത്രം. അത് പരമാണുവിൽ എന്തിനാണ് നിർത്തിയത്? അവർ പറയുന്നതിന് പരമാണുവിനെയും നമുക്ക് ഛേദിച്ച് അതിന്റെയും പരമതരമായാണ്, പിന്നെ അതിനെ ഛേദിച്ച് പരമതമമായാണ്, അങ്ങനെ അങ്ങനെ പോയി കഴിഞ്ഞാൽ അവർ പറയുന്നത് ഏതുവരെ ഇരുന്ന് ഛേദിക്കുന്നത്? എത്ര കാലം ഛേദിക്കും? ഉറക്കം വരത്തില്ല, ഛേദിച്ചുകൊണ്ടേയിരിക്കേണ്ടി വരും. അനവസ്ഥ എന്ന് പറയുന്ന ദോഷം വരും. അപ്പൊ അങ്ങനെ കുറെ അണുക്കളെ ഇങ്ങനെ സൃഷ്ടിച്ച് സൃഷ്ടിച്ച് ഒരെത്തും പിടിങ്ങി കിട്ടാതെ പോകുന്നതിനും നല്ലത് പരമാണു എന്ന് പറയുന്ന ഒരു നിർത്താം. അപ്പൊ ചിന്തിക്കാനൊരു സൗകര്യമുണ്ട്, അവിടെ നിന്നൊരു ഇങ്ങോട്ട് വരാം. അതുകൊണ്ടാണ് അവർ പരമാണുവിന്റെ പിന്നിലേക്ക് പിന്നീട് ചിന്തിച്ചു പോകാത്തത്. കാരണം അത് ചിന്തിക്കുന്നതിനൊരു സൗകര്യം കൊണ്ട് അവിടെ നിർത്തി. നമ്മളെ കണാദന്റെ അണുസിദ്ധാന്തം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഇതിൽ കവിഞ്ഞൊന്നുമില്ല. ഇതാണ് സായിപ്പന്മാർ കണ്ടുപിടിച്ച അണുവെന്നൊന്നും ധരിച്ചു കളയരുത്. പൊങ്ങച്ചൻ പറയാൻ വേണ്ടി വേണമെങ്കിൽ പറഞ്ഞോളൂ, പക്ഷെ രണ്ട് കാര്യമാണ്. ഇത് പഠിച്ചാലേ മനസ്സിലാക്കാൻ പറ്റൂ ഇന്നതാണെന്ന്. ഇത് പഠിക്കാതെ ഒരുപാട് പേര് പറയുന്നു അണുസിദ്ധാന്തം. അതൊക്കെ എന്നെ നമ്മുടെ ഋഷിമാർ കണ്ടുപിടിച്ചാണ്, അവരുടെ കയ്യിൽ നിന്ന് പോയതല്ലേ, ഇവിടുന്ന് സായിപ്പന്മാരെ മോഷ്ടിച്ചുകൊണ്ട് പോയതല്ലേ, അവരെ അവിടെ പോയി ആറ്റംപാം ബാക്കി എന്നൊക്കെ പറയും. അത് ഇത്രയേ ഉള്ളൂ. ഗൗതമന്റെ അണുസിദ്ധാന്തം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. കേവലം ഒരു യുക്തിചിന്തയിലൂടെ അവര് കുറച്ചുകൂടി പിന്നിലേക്ക് പോയി, അത്രയേ ഉള്ളൂ. അതിനെ സംബന്ധിച്ച് അവരുടെ സിദ്ധാന്തം എന്താണ് പറയുന്നത്? രണ്ട് പരമാണുക്കൾ കൂടി ചേർന്ന് ഒരു ദണകം ഉണ്ടാകുന്നു. അത് മൂന്ന് ദണകങ്ങൾ ചേർന്ന് ഒരു ദണകം ഉണ്ടാകുന്നു, ഇങ്ങനെ പോകും. അതിനെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അവര് മറ്റൊന്ന് പറയുന്നത് എന്താണ്? ഈ പരമാണുവിനെ നമുക്ക് നിത്യമായി കൽപ്പിക്കാം. എന്തിനങ്ങനെ നിത്യമായി കൽപ്പിക്കുന്നു? കാരണം പിന്നിലേക്ക് പോയാൽ പിന്നീട് ഒരെത്തും പിടിയും കിട്ടത്തില്ല. നമ്മൾ സാധാരണ പറയുന്നുണ്ട് മലയാളത്തിൽ, ചിന്തയ്ക്ക് അന്തമില്ല. അങ്ങനെ ചിന്തിച്ചിന്ന് പോയാൽ എത്തും പിടിയും കിട്ടാതെ. അപ്പൊ യുക്തിചിന്തയിൽ ന്യായത്തെയാണ് അവര് പ്രധാനമായി ആശ്രയിച്ചിരിക്കുന്നത്, നൈയായികന്മാരും വൈശേഷികന്മാരും. ന്യായത്തിൽ അവർ അടിസ്ഥാനമായി സ്വീകരിച്ചിരിക്കുന്ന ഒരു തത്വം എന്താണ്? ചിന്തിച്ചൊരിക്കലും വട്ടുപിടിക്കരുത്. നമ്മൾ ചിന്തിക്കുന്നതിന് ചില മാനദണ്ഡങ്ങളെ അടിസ്ഥാനപരമായി സ്വീകരിക്കാതെ ചിന്തിച്ചു പോയി കഴിഞ്ഞാൽ അവസാനം കുളമ്പാറ പോവേണ്ടി വരും. കാരണം ഒരു എത്തും പിടിയും കിട്ടത്തില്ല. ഇതെവിടെയാ പോകുന്നു? ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ അറിയാമല്ലോ. ചിന്തിച്ചാൽ നമുക്കൊരു നിഗമനത്തിൽ എത്തിച്ചേരാൻ പറ്റത്തില്ല. പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി, ഇങ്ങനെയൊക്കെ ചില മനുഷ്യരൊന്ന് വെറുതെ ചിന്തിക്കും. ചിന്തിച്ച് ചിന്തിച്ച് അവസാനം തല ചൂടാവും, പിന്നെ ആശ്രമത്തിൽ പോവും. അപ്പൊ അങ്ങനെ വരാൻ പാടില്ല. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നൈയായികന്മാരും വൈശേഷികന്മാരും എന്താ പറയുന്നത്? അന്തമില്ലാതെ ചിന്തിച്ചു പോകരുത്. അതിനൊരു ചില പരിധികൾ അവർ നിശ്ചയിച്ചു. യുക്തിചിന്തയ്ക്ക് തന്നെ അവർ പറഞ്ഞു പഞ്ചാവയ വാക്യം. ആ പഞ്ചാവയ വാക്യത്തിന്റെ ബേസിൽ നിങ്ങൾ ചിന്തിക്കുക. ദോഷങ്ങളുണ്ട്, ആത്മാശ്രയ ദോഷം, അന്യോന്യാശ്രയ ദോഷം, അനവസ്ഥാ ദോഷം, ഇങ്ങനെയുള്ള ചാക്രിക ദോഷം, ഇങ്ങനെയുള്ള ദോഷങ്ങൾ വരുന്നിടത്ത് ചിന്തയെ നിർത്തുക. പിന്നെ അങ്ങോട്ട് ചിന്തിക്കരുത്. അങ്ങോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ കുഴപ്പമാവും. പലർക്കും അങ്ങനെയൊരു തകരാറുണ്ട്. അവസാനമില്ലാതെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ഉത്തരം കിട്ടാതെ വരുമ്പോൾ മനസ്സിന്റെ സമാധാനം തെറ്റിപ്പോകും. ന്യായ വൈശേഷിക ദർശനങ്ങളിൽ അവർ വളരെ സൂക്ഷ്മമായും വളരെ ഗഹനമായും ഒക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അവരുടെ സമാധാനം തെറ്റത്തില്ല. കാരണം എന്തുകൊണ്ട്? അവർ അടിസ്ഥാനപരമായി ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ആ ദോഷത്തെ സ്പർശിക്കുമ്പോൾ അവരുടെ ചിന്ത അവിടെ നിർത്തും. അവർ പറയാം പിന്നെ ദോഷമുണ്ട്, ഇനി ചിന്തിക്കണ്ട, അവിടെ അന്യോന്യ ആശ്രയമാണ്, അവിടെ നിർത്തുക. പക്ഷെ നമ്മളെ സംബന്ധിച്ച് എന്താണ്? അറിയാത്തവരെ സംബന്ധിച്ച് ആ ദോഷം വന്നാലും ആ ദോഷത്തെ മനസ്സിലാക്കുക. ആ ദോഷത്തെ മനസ്സിലാക്കാതെ ചിന്തിക്കും. ചിന്തിക്കുമ്പോൾ ടെൻഷൻ വരും. ടെൻഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം വരും. തർക്കത്തിലോ അല്ലെങ്കിൽ നൈയായികനോ വൈശേഷികനോ ഒന്നും ഒരുപാട് ചിന്തിക്കുന്നവരാണ്. അവര് രാവും പകലിരുന്ന് ചിന്തിച്ചു കളയും, പക്ഷെ അവർക്ക് ടെൻഷൻ വരത്തില്ല. കാരണം എന്തുകൊണ്ട്? അവരുടെ ചിന്തയ്ക്ക് ചില നിയമങ്ങളുണ്ട്, ആ നിയമങ്ങൾക്കനുസരിച്ചാണ്. അപ്പോൾ ഈ ന്യായവൈശേഷിക ദർശനങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ടുള്ള ഒരു ഗുണം അതാണ്. തല ചൂടാവത്തില്ല, തല ചൂടാവാതെ ചിന്തിക്കാം, അതതിൻ്റെ ഒരു ഗുണമാണ്. അപ്പോൾ പലരും ചോദിക്കും, ഈ ശാസ്ത്രമെല്ലാം ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ തലയ്ക്ക് ലെവല് കേടുവല്ലും വരുമോ എന്ന് പറയും. ശരിയായ രീതി മനസ്സിലാക്കി കഴിഞ്ഞാൽ ലെവലിന് കേടൊന്നും വരത്തില്ല, പിരിലൂസൊന്നും ആവത്തില്ല. പക്ഷെ അതല്ലാതെ നമ്മൾ ചിന്തിക്കാൻ പോയി കഴിഞ്ഞാൽ വേദാന്തം ചിന്തിച്ചാലും മതി. പലരും പറഞ്ഞിട്ടുണ്ട്, നല്ല പയ്യനായിരുന്നു പക്ഷെ വേദാന്തം പഠിച്ച് വട്ടുപിടിച്ചു പോയെന്ന് പറയും. ശരിയാ, വേദാന്തം പഠിച്ച് വട്ടുപിടിച്ചു പോയി ഒരുപാട് പേര് എനിക്കറിയാം. എന്തുകൊണ്ടാണത്? ഈ അടിസ്ഥാനമില്ലാതെ ചിന്തിക്കുന്നതുകൊണ്ടാണ്. ചിന്തയ്ക്ക് വരുന്ന, യുക്തിക്ക് വരുന്ന ദോഷങ്ങൾ വരുന്നിടത്ത് ചിന്തയെ നിർത്തുക, അതറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. അങ്ങോട്ട് കടക്കാതിരിക്കുക, അതിവിടെ വരുന്നില്ല. അതുകൊണ്ടാണ് അനവസ്ഥ എന്ന് പറയുന്ന ഒരു ദോഷം കാണുമ്പോൾ ചിന്തയെ നിർത്തുന്നതാണ് പരമാണുവിൽ അവർ നിർത്തിയത്. അതിനപ്പുറം ചിന്തിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഈ വൈശേഷിക ദർശനം എന്ന് പറയുന്ന ഒരു ദർശനം ഉണ്ടാകത്തില്ല. എന്തുകൊണ്ട്? ഗൗതമന് സ്വാമിയായെന്ന് തലയ്ക്ക് ചൂടായിട്ട്. അപ്പോൾ അത് സംഭവിച്ചില്ല. അങ്ങനെ വരാൻ പാടില്ല. അതാണ് ശാസ്ത്രത്തിന്റെ ഒരു ഗുണം. ശാസ്ത്രത്തെ ശാസ്ത്രത്തിന്റേതായ രീതി മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഗുണമേ ചെയ്യൂ. കാണാതും പാണിനീയം ച സർവശാസ്ത്ര ഉപകാരകം. നമ്മുടെ എല്ലാ ദർശനങ്ങളെ കുറിച്ച് പഠിക്കുമ്പോഴും പറയും, കാണാതവും പാണിനിയും. പാണിനിയുടെ വ്യാകരണശാസ്ത്രവും കണാദന്റെ ന്യായശാസ്ത്രവും ഏത് ശാസ്ത്രത്തെ മനസ്സിലാക്കുന്നതിന് ഉപകരിക്കും. ഭൗതിക ശാസ്ത്രമായിക്കൊള്ളട്ടെ, ആധ്യാത്മിക ശാസ്ത്രമായിക്കൊള്ളട്ടെ, എന്തുകൊണ്ടാണോ അത് ചിന്തയ്ക്ക്, ചിന്തയെ ക്രമബദ്ധമാക്കും. ചിന്തയ്ക്ക് ചില അതിരുകളെല്ലാം വച്ചിട്ട് അവനെ ശരിയായ രീതിയിൽ നടത്തിക്കും. അതിനെ ഗുണം. അതുകൊണ്ട് അത് ഒരനവസ്ഥാ ദോഷത്തെ കണ്ടുകൊണ്ട് പരമാണുവിനെ കുറിച്ചുള്ള അന്വേഷണം അവിടെ നിർത്തി, അതിനപ്പുറം പോയില്ല. അതുകൊണ്ടാണ് അവർ ആറ്റത്തെയൊന്നും കണ്ടുപിടിക്കാത്തത്. അത് മാത്രമല്ല, മറ്റൊന്നും കൂടെയുണ്ട്. അവരുടെ അന്വേഷണം മുഴുവൻ ചിന്തയിലൂടെയാണ്, മനസ്സിലൂടെയാണ് അന്വേഷണം. പുറമേ ഉള്ള അല്ലെങ്കിൽ ബാഹ്യ ഇന്ദ്രിയങ്ങളിലൂടെ ബാഹ്യമായ ഉപകരണങ്ങളെ ആശ്രയിച്ചുള്ള അന്വേഷണം വളരെ കുറവാണ്. തത്വചിന്തയിൽ അതിനെ ആശ്രയിക്കുന്നില്ല. ബാഹ്യ ഇന്ദ്രിയങ്ങളിലൂടെ ബാഹ്യമായ ഉപകരണങ്ങളെ ആശ്രയിച്ച് ഉള്ള പഠനത്തെയാണ് നമ്മൾ സയൻസ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷിലെ സയൻസിനെ നമ്മൾ മലയാളത്തിന് സംസ്കൃതത്തിന് ശാസ്ത്രത്തിന്റെ തർജ്ജമയായിട്ട് എടുക്കും, പക്ഷെ അത് ശരിയല്ല. ശാസ്ത്രമെന്നും സയൻസെന്നും പറയുന്നതിന് വ്യത്യാസമുണ്ട്. അവിടെ മുഖ്യമായി ആശ്രയിക്കുന്ന എന്തിനാണ്? സ്വന്തം മനസ്സിനെ തന്നെ. അത് ചിന്തയിലൂടെയാകാം, അല്ലെങ്കിൽ ധ്യാനത്തിലൂടെയാകാം, യോഗത്തിലൂടെയാകാം. അവിടുത്തെ ഉപകരണം എന്ന് പറയുന്നത് എന്താണ്? ജീവന്റെ കയ്യിലിരിക്കുന്ന ആ മനസ്സ് മാത്രമാണ് മുഖ്യമായിട്ട്. അങ്ങനെ അല്ലാതെയുള്ള അന്വേഷണം നടന്നിട്ടില്ല എന്നുള്ളതല്ല, അത് നടന്നിട്ടുണ്ട്. പക്ഷെ മുഖ്യമായിട്ട് നമ്മുടെ ദാർശനികന്മാരെല്ലാം അവരെ പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിച്ചാലും ആത്മാവിനെ കുറിച്ച് ചിന്തിച്ചാലും അവരുടെ മനസ്സിനെ ആശ്രയിക്കുന്നു. സയൻസിന് അതല്ലല്ലോ. ബാഹ്യമായ ഇന്ദ്രിയങ്ങളെയും ബാഹ്യമായ ഉപകരണങ്ങളെയും ആശ്രയിക്കുന്നതാണ് സയൻസ് എന്ന് പറയുന്നത്. നമ്മൾ പഠിക്കുന്നതാണ് രണ്ടും തമ്മിലെ വ്യത്യാസം. അപ്പോൾ മനസ്സിനെ മാത്രം ആശ്രയിച്ച് അന്വേഷണം നടത്തുമ്പോൾ അതിനെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നു. അതിനുവേണ്ടിയിട്ടാണ് അവർ ഈ നിയമങ്ങൾ ഉണ്ടാക്കിയത്. അതിലൊന്നാണ് അനവസ്ഥാ ദോഷം. ആ ദോഷം ഉള്ളതുകൊണ്ട് പരമാണുവിന് ചിന്ത അവസാനിപ്പിക്കുന്നു. ആ പരമാണുവിനെ ക്ലിപ്തപ്പെടുത്തി ഇന്നതാണ് പരമാണു. അതിനപ്പുറം നമ്മൾ ഇനി ചിന്തിക്കേണ്ട. ആ പരമാണുക്കൾ കൂടി ചേർന്ന് ദണുവം ഉണ്ടാകുന്നു. ഇവിടുത്തെ ചർച്ച അതാണ്. ആ ദണുകത്തിന് മുമ്പ് എന്താ ഉണ്ടായിരുന്നു? അത് കുറച്ചുകൂടി നമ്മൾ സ്ഥൂലമായി ചിന്തിച്ചു കഴിഞ്ഞാൽ നൂലിൽ നിന്ന് വസ്ത്രമുണ്ടായി. ആ വസ്ത്രത്തിന് മുമ്പ് എന്താ ഉണ്ടായിരുന്നു? വസ്ത്രത്തിന് മുമ്പ് നമ്മൾ പറയും നൂലാണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വൈശേഷികം പറയുന്ന എന്താണ്? നൂല് മാത്രമല്ല ഉണ്ടായിരുന്നു, വസ്ത്രത്തിന് മുമ്പ് ആ നൂലിൽ വസ്ത്രത്തിന്റെ ഇല്ലായ്മയും ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അഭാവം ഉണ്ടായിരുന്നു. എന്താ നൂലാണോ? അല്ല, നൂലല്ല, അതിനൊരു പ്രത്യേക പദാർത്ഥമായി സ്വീകരിക്കുന്നു അവര്. ദ്രവ്യം, ഗുണം, കർമ്മം, സാമാന്യം, വിശേഷം, സമവായം കഴിഞ്ഞ ഒരു പദാർത്ഥം അഭാവം, അതിനെ കൂടെ സ്വീകരിക്കുന്നു. അതുണ്ടായിരുന്നു എന്നാണ്. വസ്ത്രം ഉണ്ടാകുന്നതിന് മുമ്പ് നൂലിൽ വസ്ത്രത്തിന്റെ അഭാവം ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു വസ്തു, ഒരു പദാർത്ഥം ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതിനെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. വസ്ത്രവും നൂലും എന്നുള്ള ഉദാഹരണത്തെടുത്തല്ല, ദിണുകവും പരമാണു എന്നുള്ള ഉദാഹരണത്തെടുത്ത് പറയുന്നു. എതിതാവത് ദിണുകാദി ദ്രവ്യം പ്രാഗുത്പത്തെ അത്യന്തമേവ അസത്. അങ്ങനെ സ്വീകരിച്ചാലോ വൈശേഷികന്മാർ പറയുന്ന പോലെ ദിണുകം തുടങ്ങിയ ദ്രവ്യങ്ങൾ പ്രാഗുത്പത്തെ ഉത്പത്തിക്ക് മുമ്പ് അത്യന്തം അസത്തായിരുന്നു. വസ്ത്രം ഉണ്ടാകുന്നതിന് മുമ്പ് അതിന്റെ അഭാവമായിരുന്നു. ഉത്പന്നം ജസ്ഥിതം കിഞ്ചിത് കാലം കഞ്ചിത് കാലം പിന്നീട് അത്യന്തമേവ അസത്വമാപത്തിയതി. പിന്നീട് ആ ദിണുകം ഉണ്ടായി, സ്ഥിതം കഞ്ചിത് കാലം കുറച്ചു കാലം നിന്നു, പിന്നീട് എന്ത് ചെയ്യുന്നു? അത്യന്തമേവ അസത്വം, അത് നശിക്കുന്നു, അത്യന്തം അസത്താവുന്നു. വസ്ത്രം ഉണ്ടാകുന്നതിന് മുമ്പ് അതിന്റെ അസത്തായിരുന്നു, ഉണ്ടായി കുറച്ചു കാലം നിന്നു, അവസാനം അത്യന്തം അസത്താവുന്നു. അങ്ങനെ സ്വീകരിച്ചാലോ? തഥാച സതി അസദേവ സജ്ജായതേ സദേവ അസത്വം ആപദ്യതേ അഭാവോ ഭാവോ ഭവതി ഭാവശ്ച അഭാവ ഇതി. ഇത് വൈശേഷികന്മാരുടെ സിദ്ധാന്തമാണ്. അതുകൊണ്ട് അവരെന്താണ് പറയുന്നത്? തഥാച സതി അസദേവ സജ്ജായതേ, ഇല്ലാതിരുന്നത് പിന്നെ ഉണ്ടായി. അസത്ത് സത്ത എന്നാ പറയുന്നു. നമ്മൾ എളുപ്പം പറയും എന്താണ്? അസത്തല്ല സത്തായത്, നൂലാണ് വസ്ത്രമായി എന്ന് പറയും. ഇല്ലായ്മയല്ല വസ്ത്രമായത്, നൂലാണെന്ന് പറയും. വൈശേഷിയെ സമ്മതിക്കത്തില്ല. നൂലല്ല വസ്ത്രമായത്, നൂലാണ് വസ്ത്രമായതെങ്കിൽ നൂലും വസ്ത്രവും തമ്മിൽ വേറെ വ്യത്യാസമില്ലെന്നല്ലേ? നൂലും വസ്ത്രവും തമ്മിൽ വ്യത്യാസമില്ലെങ്കിൽ പിന്നെ നൂല് കൊണ്ട് തന്നെ പൊതിഞ്ഞാൽ മതിയല്ലോ ശരീരത്തിന് വസ്ത്രത്തിന്റെ ആവശ്യം തോന്നും എന്നവർ ചോദിക്കും. നമ്മളെന്താ പറയുന്നത്? നൂല് തന്നെയാണ് വസ്ത്രം, നൂലാണ് വസ്ത്രമായത്. നൂലാണ് വസ്ത്രമായെന്ന് വെച്ചാൽ നൂലും വസ്ത്രവും തമ്മിൽ ഒരു വ്യത്യാസമില്ലെന്ന്. അങ്ങനെ പിന്നെ നൂല് മതിയല്ലോ വസ്ത്രം ഒന്നിന എന്ന് ചോദിച്ചാൽ എന്ത് സമാധാനം പറയും? അതുകൊണ്ട് അവർ പറയുന്നു നൂലല്ല, അവിടെ വസ്ത്രത്തിന്റെ അഭാവം ഉണ്ടായിരുന്നു, അതാണ് വസ്ത്രമായത് എന്നാണ്. അസദൈവ സജ്ജായതേ, അസത്താണ് സത്താകുന്നത്. സദൈവ അസത്വം, പിന്നെ ആ സത്ത് വസ്ത്രം തന്നെയാണ് എന്ത് ചെയ്തു? പിന്നെ ഇല്ലാതെ വന്നു. നൂലല്ലല്ലോ ഇല്ലാതായത്, വസ്ത്രം തന്നെ ഇല്ലാതായത്. നൂലാണ് വസ്ത്രമായതെങ്കിൽ നശിക്കുന്ന നൂലായിരിക്കും. അല്ല, സദൈവ അസത്വം അവധ്യതേ, സത്തായ സത്താണ് അസത്തിനെ പ്രാപിക്കുന്നത്. അഭാവോ ഭാവോ ഭവതി ഭാവശ്ച അഭാവ. അഭാവം ഭാവമാകുന്നു, ഇല്ലാതിരുന്നു ഉണ്ടാകുന്നു. വസ്ത്രം എന്ത് ചെയ്യുന്നു? അത് ഇല്ലാതാകുന്നു, വസ്ത്രത്തിന്റെ ഇല്ലായ്മ സംഭവിക്കുന്നു. അസത്തായിരുന്ന ആ ഇല്ലായ്മയിൽ നിന്ന് വസ്ത്രമുണ്ടായി, ആ വസ്ത്രം ഇല്ലായ്മയിലേക്ക് പോകുന്നു. അതിനെ നിഷേധിക്കാൻ വേണ്ടി ഭഗവാൻ പറഞ്ഞു എന്നാണ്, നാ സത്തോ വിദ്യതേ ഭാവ, നാ ഭാവോ വിദ്യതേ സത. ഇത് അവന്റെ സിദ്ധാന്തത്തെ പറയുകയാണ്. തത്ര അഭാവ ജായമാന പ്രാഗുത്പത്തെ ശശവിഷാണകൽപ സമവായി അസമവായി നിമിത്താഖ്യം കാരണം അപേക്ഷ ജായതേ. ഇനി അവരുടെ സിദ്ധാന്തത്തെക്കുറിച്ച് പറയുകയാണ്. ഇല്ലാതിരുന്നു, ഉത്പത്തിക്ക് മുമ്പില്ലായിരുന്ന അഭാവം ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ എന്താണ്? ശശവിഷാണം പോലെ, മുയൽക്കൊമ്പെന്ന് പറയുമ്പോൾ മുയൽക്കൊമ്പില്ലാത്ത ഒരു വസ്തുവാണ്. അതുപോലെ ഇല്ലാതിരുന്ന ഒന്ന് എന്താണ്? ഉണ്ടാകുന്നു. ഉണ്ടാകുന്നതിന് അവർ പറയുന്നു സമവായി അസമവായി നിമിത്തം എന്ന് പറയുന്ന കാരണത്തെ അപേക്ഷിച്ചുണ്ടാകുന്നു. ഒരു മൂന്ന് തരത്തിലുള്ള കാരണങ്ങളെ കുറിച്ച് പറയുന്നു. വസ്ത്രം ഉണ്ടാകുമ്പോൾ ആ വസ്ത്രം നിലനിൽക്കുമ്പോൾ അതിന് നൂലിനെ വിട്ട് നിൽക്കാൻ വയ്യ. നൂലിനെ വിട്ടിട്ട് വസ്ത്രത്തിന് നിലനിൽപ്പില്ല. ഒരു കാര്യത്തിന് അതിന്റെ കാരണത്തെ വിട്ട് നിലനിൽക്കാൻ പറ്റിയില്ലെങ്കിൽ ആ കാരണത്തിന് സമവായി കാരണം എന്ന് പറയും. അപ്പോൾ വസ്ത്രത്തിന് നൂലിനെ വിട്ട് നിലനിൽക്കാൻ പറ്റില്ല, അതുകൊണ്ട് നൂലിനെ സമവായി കാരണം എന്ന് പറയുന്നു അവർ പറയുന്നു. അഭാവത്തിൽ നിന്നാണ് വസ്ത്രം ഉണ്ടായെങ്കിലും അത് സമവായി കാരണത്തെ അപേക്ഷിക്കുന്നു. അതാണ് വൈശേഷികന്മാർ പറയുന്നത്. എന്നാൽ പിന്നെ ചോദിക്കും, നൂലുള്ളിടത്തെല്ലാം വസ്ത്രം കാണണ്ടേ? എന്തുകൊണ്ടത് സംഭവിക്കുന്നില്ല? വസ്ത്രത്തിന് ഒരിക്കലും നൂലിനെ വിട്ടു നിൽക്കാൻ പയ്യെങ്കിൽ, നൂലുള്ളിടത്തെല്ലാം എന്തുകൊണ്ട് വസ്ത്രം കാണുന്നില്ല? ഞാൻ പറയാം, നൂലുണ്ടായിരുന്ന മാത്രം പോരാ, മറ്റൊരു കാരണം കൂടെ വേണം. എന്താണ്? ആ നൂലുകൾ ഒരു പ്രത്യേക രീതിയിൽ പരസ്പരം കൂടിച്ചേരണം. അങ്ങനെ കൂടിച്ചേർന്നാലേ നൂലിൽ നിന്ന് വസ്ത്രം ഉണ്ടാവും. ആ കൂടിച്ചേരുന്നതിന് അവർ പറയുന്ന പേരാണ് സംയോഗം, തന്തു സംയോഗം, തന്തു നൂലിന്റെ സംയോഗം. അപ്പൊ നൂലുണ്ടായാൽ മാത്രം വസ്ത്രം ഉണ്ടാകത്തില്ല, ആ നൂലുകൾ ഒരു പ്രത്യേക രീതിയിൽ കൂടിച്ചേർന്നു. എന്നുവെച്ചാൽ തന്തുക്കളുടെ സംയോഗം എന്ന് പറയുന്ന ആ സംബന്ധം തന്നെ പറഞ്ഞു, അതിന് സംബന്ധം എന്ന് പറയും. ഒരു പ്രത്യേക ബന്ധം തന്നെ പറഞ്ഞു തന്തുക്കൾക്ക്, ഒരു പ്രത്യേക ബന്ധമായതുകൊണ്ടാണ് അതിന് സംയോഗ സംബന്ധം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെയും കാരണമായി സ്വീകരിക്കണം. അതില്ലെങ്കിൽ വസ്ത്രം ഉണ്ടാകുന്നില്ല, അതുകൊണ്ടാണ് നൂലുള്ളിടത്തെല്ലാം വസ്ത്രം കാണാത്തത്. ഒരു കാരണം കൂടെ സ്വീകരിക്കേണ്ടി വരും. അപ്പോൾ വസ്ത്രത്തിന് സമവായ കാരണമായി നൂല്, അസമവായ കാരണം എന്ന് പറയാം അതിനെ, തന്തു സംയോഗം, ആ നൂലിന്റെ കൂടിച്ചേരൽ. അപ്പൊ വീണ്ടും ചോദിക്കും, അങ്ങനെയാണെങ്കിൽ എവിടെയെല്ലാം തന്തുക്കളുണ്ടോ അതെല്ലാം കൂടിച്ചേർന്ന് വസ്ത്രം ഉണ്ടാകാത്തത്? അത് സംഭവിക്കണമല്ലോ. ഇത് രണ്ടും നിങ്ങൾ കാരണമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇവിടെ തന്തുണ്ട് പക്ഷെ വസ്ത്രം കാണുന്നില്ല, അതിന് കൂടിച്ചേർന്ന് വസ്ത്രമായിക്കൂടെ? ഇന്നും അതുകൊണ്ട് പറ്റത്തില്ല. പിന്നെ അതിനൊരു നിമിത്ത കാരണം കൂടെ വേണം. തന്തുവായൻ എന്ന് വെച്ചാൽ തന്തുവിനെ കൊണ്ട് വസ്ത്രത്തെ ഉണ്ടാക്കുന്ന നെയ്ത്തുകാരൻ, ആ ഒരു കാരണം കൂടെ വേണം, എന്നാലേ പറ്റും. അപ്പോ നിമിത്ത കാരണം കൂടെ വേണം. അപ്പോ വസ്ത്രം എന്ന് പറയുന്ന ഒന്നിനെന്തായി? തന്തു എന്ന് പറയുന്ന സമവായ കാരണം, തന്തു സംയോഗം എന്ന് പറയുന്ന അതിന്റെ കൂടിച്ചേരൽ അസമവായ കാരണം, നെയ്ത്തുകാരനം എന്ന് പറയുന്ന നിമിത്ത കാരണം, ഇത്രയും വേണം. ഇത്രയും ഉണ്ടായിക്കഴിഞ്ഞാലേ വസ്ത്രം ഉണ്ടാകത്തുള്ളൂ. ഒരു കാരണത്തിന് ഈ മൂന്ന് കാരണങ്ങൾ വേണം, ഒരു കാര്യത്തിന് ഈ മൂന്ന് കാരണങ്ങൾ വേണം, സമവായ കാരണം, അസമവായ കാരണം, നിമിത്ത കാരണം. അതിന് ആ കാര്യത്തെ ഒരു വസ്തുവായി എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സമവായ കാരണം എപ്പോഴും ഒന്നായിരിക്കും. വസ്ത്രത്തിന് സമവായ കാരണം നൂല്, കുടത്തിന് സമവായ കാരണമായിരിക്കുന്ന അത് ഉണ്ടാക്കാൻ ഉപയോഗിച്ച മണ്ണുകൊണ്ടുണ്ടാക്കിയ സാധനങ്ങൾ, അങ്ങനെ ഓരോന്നും. അസമവായ കാരണവും ആ കാര്യത്തെ സംബന്ധിച്ചെപ്പോഴും ഒന്നായിരിക്കും. അതിന്റെ ആ അവയവങ്ങളുടെ കൂടിച്ചേരലായിരിക്കും എപ്പോഴും അസമവായ കാരണം ആ കാര്യത്തിന്, വസ്തുവിന്, ദ്രവ്യത്തിന്. നിമിത്ത കാരണം അനേകം വരാം. നിമിത്ത കാരണങ്ങൾ എണ്ണിയാൽ ഒടുങ്ങത്തില്ല. ആ കാരണങ്ങളോട് കൂടിച്ചേർന്നാലേ ഒരു കാര്യം ഉണ്ടാകത്തുള്ളൂ. അതവർ ചിന്തിച്ച് നിർണയിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. കാരണം നൂലുണ്ട്, തന്തുവായൻ നെയ്ത്തുകാരനുണ്ട്, പക്ഷെ അതുകൊണ്ട് മാത്രം വസ്ത്രം ഉണ്ടാകത്തില്ല. പിന്നെയോ തുരി, വേമ, എന്നെല്ലാം പറയുന്ന സാധനങ്ങൾ വേണം, നെയ്യുന്നതിനുള്ള ഉപകരണങ്ങൾ, പിന്നെ അയാളുടെ പ്രവൃത്തി, കർമ്മം, കാലം, ദേശം എല്ലാം വേണം. ഇതെല്ലാം അനുകൂലമായാലേ കാര്യമുണ്ടാവും. അതിനെല്ലാം നിമിത്ത കാരണങ്ങളായിട്ട് പറയും. അതിൽ തന്നെ സാധാരണ കാരണങ്ങൾ, അസാധാരണ കാരണങ്ങൾ, ഇങ്ങനെ കാരണങ്ങളെ വീണ്ടും വിഭജിക്കും. അങ്ങനെ ഈ കാര്യകാരണചിന്ത അത് വളരെ യുക്തിയുക്തമായി നടത്തിയതാണ് വൈശേഷിക ന്യായദർശനം. അതിന്റെ പ്രത്യേകത അതാണ്, കാര്യകാരണബദ്ധമായിട്ട് വളരെ യുക്തിപരമായി അവർ ചിന്തിച്ചിട്ടുണ്ട് ഈ പ്രപഞ്ച സൃഷ്ടിയെ സംബന്ധിച്ച്. അതിനവർ ഉദാഹരണം കൊടുത്ത് ചിന്തിക്കുന്നതാണ് വസ്ത്രവും കൊടുവും മറ്റും. അവരെന്താണ് പറയുന്നത്? ഒരു കാര്യം ഉണ്ടാകുന്നതിന് സമമായി അസമമായി നിമിത്തം എന്ന് പറയുന്ന കാരണങ്ങളെ അപേക്ഷിക്കുന്നു, പക്ഷെ അത് ഉണ്ടാകുന്നത് അതിന്റെ അഭാവത്തിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ, മറ്റു കാരണങ്ങളെ അവർ സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ ആ വസ്തുവിന്റെ ആ കാര്യത്തിന്റെ അഭാവത്തെ കൂടെ കാരണമായി സ്വീകരിക്കുന്നു. ഇത് ശരിയല്ലെന്ന് പറയാനാണ് ഇനി അടുത്ത് ചർച്ച ചെയ്യുന്നത്, അദ്വൈതത്തെ സമർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ട്. സഹജം കർമ്മ കൗന്ദേയ സദോഷമപി നത്യജേത് സർവാരംഭാ ഹി ദോഷേന ഭൂമേന അഗ്നിരിവാവൃത അസക്ത ബുദ്ധി സർവത്ര ജിതാത്മാ വിഗത സ്പൃഹ നൈഷ്ക്രമ്യ സിദ്ധിം പരമാം സന്യാസേനാധിഗച്ഛതി സിദ്ധിം പ്രാപ്തോ യഥാ ബ്രഹ്മ തഥാപ്നോതി നിബോധമേ സമാസേനൈവ കൗന്ദേയ നിഷ്ഠാ ജ്ഞാനസ്യ യാപര. Thank you.